ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് തൃതീയ അധ്യായം അഷ്ടമ ബ്രാഹ്മണം. സഹോവാച ബ്രാഹ്മണാ ഭവന്തഃ തദേവ ബഹുമന്യേദ്ധം ഇതസ്മാത് നമസ്കാരേണ മുച്ചേദ്ധം ുഷ്മാകുമം കശ്ചിത് ബ്രഹ്മോദ്യം ചേതേതി തോഹ വാചക്കിനം വിപരരാമ. സഹോവാചേ ബ്രാഹ്മണ ഭഗവന്ത ശൃണുതമതീയം വച തദേവ ബഹുമന്യുദ്ധം മന്യുദ്ധം. ഇവിടെ ചോദ്യോത്തരവെല്ലാം കഴിഞ്ഞതിന് ശേഷം വാചക്കനവി പറയുന്നു, ഗാർഗി ശരി അവിടെ കൂടിയിരിക്കുന്ന സദസ്യരോട് പറയുന്നു, അല്ലയോ ബ്രാഹ്മണരെ, പൂജ്യന്മാരെ, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവർക്കൊരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞു, ഞാനിവിടെ രണ്ട് ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് സമാധാനം ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഇനി ആരും കൂടെ ചോദ്യം ചോദിക്കരുത്. ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താമെന്ന് ഉദ്ദേശിച്ച് ചോദിക്കരുത്, അത് ആർക്ക് സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചെവിക്കൊള്ളണം. എന്താണ് കിം തദ്സ്മാത് നമസ്കാരേണ ഉച്ചിദ്ധം ഉച്ചിദ്ധം അസ്മി നമസ്കാരം കൊടുത്തോ തദേവ ബഹു മന്യുദ്ധം. ഇനി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നവർ ഈ സദസ്സിൽ വന്ന് തത്വവിചാരത്തിന് വേണ്ടി വന്നിരിക്കുന്നവർക്ക് ഇനി ചെയ്യാവുന്ന എന്താണ്? എല്ലാവരും ഈ യാജ്ഞവൽക്കനെ നമസ്കരിച്ച് പിന്മാറുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ജയസ്തോസ്യ മനസ്സാദിന്ന അശംസനീയത കാര്യത മനസ്സുകൊണ്ട് പോലും നിങ്ങൾക്ക് ഇദ്ദേഹത്തിനോട് വാദപ്രതിവാദം നടത്തി ജയിക്കാൻ സാധ്യമല്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ശാസ്ത്രാർത്ഥവാദം നടത്തി ജയിക്കുക എന്ന് പറയുന്നത് അങ്ങനെ സാധ്യമല്ല. കസ്മാൻ നവേ യുഷ്മാകം മധ്യേ ജാതു കഥാചിത ഭീമയാജ്ഞവൽക്കയും ബ്രഹ്മോദ്യം പ്രതി ചെയ്ത ബ്രഹ്മതത്വത്തെക്കുറിച്ച് പറയുന്ന ഈ യാജ്ഞവൽക്കനെ വാദത്തിലൂടെ ജയിക്കാമെന്ന് ഈ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ആരും തന്നെ കരുതണ്ട. പ്രശ്നോചേന്മഹ്യം വക്ഷിതി നവേ ജേത ഭവിതേതി പൂർവമേവമായ പ്രതിജ്ഞാതം അദ്യാപി മമ ആയമേവ നിശ്ചയോ ബ്രഹ്മോദ്യം പ്രതി ഏത തുല്യോന കശ്ചിത് വിദ്യ രീതി. കാരണം ഞാൻ മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്റെ രണ്ട് ചോദ്യത്തിന് ഇദ്ദേഹം മറുപടി പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തെ ഇവിടെ ജയിക്കുന്നതിനായി ആരും തന്നെ സദസ്യരായി ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇത് ഞാൻ മുമ്പ് പറഞ്ഞാണ് പൂർവമയമായ പ്രജ്ഞാതം. ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇനി ആരും ബ്രഹ്മോദ്യം പ്രതി ഈ ബ്രഹ്മതത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ ഇദ്ദേഹത്തിനോട് ഇനി ഒന്നും ചോദിക്കരുത്. എന്തുകൊണ്ട്? ഇദ്ദേഹത്തിന് തുല്യമായ ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഇനിയും ആരും തന്നെ ഇല്ല. ശരിയായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? തഥോഹ വാചക്കിനവി ഉപരരാമ. ഇത്രയും പറഞ്ഞിട്ട് വാചക്കിനവി ഉപരമിച്ചു, അവസാനിപ്പിച്ചു എന്നാണ്. പക്ഷേ ഗാർഗി പറഞ്ഞത് അനുസരിച്ചില്ല. അനുസരിക്കാത്തതിന്റെ ഫലം അടുത്ത് പറയും എന്താ സംഭവിച്ചത്. അത്ര അന്തര്യാമി ബ്രാഹ്മണ ഏതദുക്തം ഇയം പൃഥിവീ വേദയം സർവാണി ഭൂതാനന വിദുരിച്ച എം അന്തര്യാമണന്ന വിതുർ ഏച്ചെന്ന വിധു യേശ്ച തദക്ഷരം ദർശനാദി പ്രിയ കർത്തൃത്വേന സർവേഷാം ചേതനാധാതുരിതി ഉക്തം കസ്തേഷാം വിശേഷ കിം വാ സാമാന്യം. അന്തര്യാമി ബ്രാഹ്മണത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ഉപസംഹരിക്കുകയാണ്, ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവിടെ എന്താണ് പറഞ്ഞത്? ഏതൊരു തത്വത്തെയാണോ പൃഥ്വി അറിയാതിരിക്കുന്നത്, പൃഥ്വി എന്ന വേദ എന്ന സർവാണി ഭൂതാനിന സർവഭൂതങ്ങളും ഏതൊരു തത്വത്തെയാണോ അറിയാതിരിക്കുന്നത്, ഇനി ആരാണോ ഈ ഭൂതങ്ങളെ ഈ തത്വത്തെ അറിയാതിരിക്കുന്നത്, പിന്നെ ഏതൊരു യഥാക്ഷരം ദർശനാദി ക്രിയ കർത്തൃത്വേന സർവേഷാം ചേതനാധാതു ഏതൊരു അക്ഷരതത്വമാണോ ദർശനം ശ്രവണം മനനം തുടങ്ങി പ്രവർത്തനങ്ങളിലൂടെ ചൈതന്യ ആധാരമായിരിക്കുന്നത്, ചൈതന്യ ഉള്ളിലിരുന്നാൽ ഇത് നടക്കും. ഇതിൽ പറയുന്നു കസ്തുവേഷാം വിശേഷ കിംബാസാമാന്യം. അത് ഒരു രീതിയാണ് സാധാരണ. ഈ തത്വത്തെ പറയുമ്പോൾ ആചാര്യന്മാർ സാമാന്യ രൂപത്തിൽ പറയും, ഒന്ന് വിശേഷ രൂപത്തിൽ പറയും. സമമായി പറയും, വിശേഷമായി പറയും. എന്നുവെച്ചാൽ അതിൽ വരുന്ന പൊതുവായ കാര്യങ്ങളെ ഒന്നിച്ച് പറയും, ഏകരൂപത്തിൽ പറയും. അതാണ് അതിൻ്റെ സാമാന്യം. പിന്നെ അതിൽ വരുന്ന വിശേഷഭാവങ്ങൾ, അതിനെ വിശേഷം. അങ്ങനെ തത്വത്തെ സാമാന്യ വിശേഷ രൂപത്തിൽ പ്രതിപാദിക്കുക എന്ന് പറയുന്ന ഈ പഴയൊരു രീതിയാണ്. അത് ഇവിടെ എന്താണ് അങ്ങനെ പറയാനുള്ളത്? സാമാന്യമായി വിശേഷമായി അത് പറയുന്നു. അത്ര കേജിത അധ്യക്ഷതേ എന്നാണ്. ഈ അക്ഷര തത്വത്തെ പലരും പലതരത്തിൽ കാണും. എന്നാൽ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ഇതിൻ്റെ എല്ലാ സാമാന്യഭാവവും വിശേഷഭാവവും എന്നുവെച്ചാൽ ഈ പല തരത്തിൽ പറയുന്നതിൽ ചില പൊതു കാര്യങ്ങൾ സ്വീകാര്യമായിട്ടുണ്ട്, ചില വിശേഷഭാവങ്ങൾ അത് പരസ്പരം വിരോധമായി വരുന്ന ഭാവങ്ങളുണ്ട്, വിഷമമായി വരുന്ന ഭാവങ്ങളുണ്ട്. പലരും പലതരത്തിൽ പറയുകയാണ്. ഒരു കൂട്ടരെന്താ പറയുന്നു? പരസ്യ മഹാസമുദ്രസ്ഥാനീയസ്യ ബ്രഹ്മണോ അക്ഷരസ്യ അപ്രചരിത സ്വരൂപസ്യ ഈഷത് പ്രചരിത അവസ്ഥ അന്തര്യാമി. ഇവിടെ വന്നു അക്ഷരതത്വം അന്തര്യാമി, ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ജീവൻ, മൂന്ന് കാര്യങ്ങളാണ് അതാണ് കൂടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അതായത് ആ അക്ഷരതത്വത്തിനെ മഹാസമുദ്രസ്ഥാനീയം സമുദ്രതുല്യമെടുക്കാം, സമുദ്രം പോലെ. അതാണ് അക്ഷരതത്വം അപ്രചരിത സ്വരൂപസ്. അത് വാസ്തവത്തിൽ അപ്രചരിതമാണ്, ഇളക്കമില്ലാത്ത സമുദ്രമാണ്, ശാന്തസമുദ്രമാണത്. അതിൻ്റെ ഒരവസ്ഥയാണ്, അവസ്ഥാന്തരമാണ് അന്തര്യാമി എന്ന് പറയുന്നത്. സിദ്ധാന്തമല്ല, ചിലരങ്ങളെ വ്യാഖ്യാനിക്കും. ഒന്ന് അക്ഷരതത്വം, നിശ്ചലമായ അക്ഷരതത്വം, അതിനൊരു അവസ്ഥാന്തരം, ഒരു മാറ്റം വന്നത് അന്തര്യാമി. അതെന്താണ്? ഒരു ഈഷത് പ്രചരിതം, ഒരു ചെറിയ മാറ്റം വന്നു. അത്യന്ത പ്രചരിത അവസ്ഥ ക്ഷേത്രജ്ഞൻ. പക്ഷേ കാര്യമായൊരു മാറ്റം സംഭവിച്ചതാണ് ക്ഷേത്രജ്ഞൻ ജീവൻ. വ്യസ്തം ന വേദ അന്തര്യാമിണം. അവന് ആ ക്ഷേത്രജ്ഞന് ആ അന്തര്യാമിയെ അറിയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നു. ഇവിടെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് കൂടെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാ മാറ്റം സംഭവിക്കുന്നു? സമുദ്രസ്ഥാനീയമായ അക്ഷരതത്വത്തിനൊരു അവസ്ഥ മാറ്റം വന്നു, ഒരു പരിണാമം സംഭവിച്ചു, പിന്നെ ഒരു വലിയ പരിണാമം സംഭവിച്ചു. ഇങ്ങനെയുള്ള ഈ വ്യാഖ്യാനം അതിലെത്രമാത്രം സ്വീകരിക്കാം, ഏതൊക്കെ തള്ളികളയാം, അതിനെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. തഥാന്യ പഞ്ചാവസ്ഥ പരികല്പയന്തി, മറ്റു ചിലർ പറയുന്നതെന്ന് മനസ്സിലാക്കാം. ഈ ഭാഷ്യകാരൻ ഇത് വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് ഇത് പലരും പല വിദ്വാൻമാരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നു. ഭാഷ്യകാരൻ തന്നെ ഇത് വ്യാഖ്യാനിച്ചിട്ട് ഏകദേശം 1000 വർഷങ്ങളായി സഹാനുഗതി പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ഇതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ഇന്നും ലഭ്യമല്ല. പഞ്ചാവസ്ഥ പറയുന്നു. എന്തൊക്കെയാണ് ആ പഞ്ചാവസ്ഥ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്? പിണ്ഡ ജാതി വിരാട് സൂത്രം ദൈവം, ഇങ്ങനെ ഈ ശരീരം അതിനുള്ള വിവിധ ജന്മങ്ങൾ ജാതി എന്നാണ്. പിന്നെ വിരാട് രൂപം സൂത്രാത്മാവ്, ഇങ്ങനെ ദൈവം ഈശ്വരതത്വം, ഇങ്ങനെ അഞ്ചായിട്ട് ചിലർ ഒന്നിന് അഞ്ച് മാറ്റം വന്ന് ചിലർ തഥ അഷ്ടാവസ്ഥ ബ്രഹ്മണോ ഭവന്തി, ചിലർ ഇതിന് അഷ്ടാവസ്ഥ പറയുന്നു. പിണ്ഡ ജാതി വിരാട് സൂത്രം ദൈവം അവ്യാകൃതം സാക്ഷി ക്ഷേത്രജ്ഞ, ഇങ്ങനെ പലതരത്തിൽ അങ്ങനെ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നു. അവർ കൂടുതലായിട്ട് എന്താ പറയുന്നത്? പിണ്ഡം ജാതി വിരാട് സൂത്രം അങ്ങനെയെന്ന് പറയുന്നു ദിവ്യം. പിന്നെ ഒരു അവ്യാകൃതാവസ്ഥ ഹിരണ്യഗർഭൻ എന്നെല്ലാം പറയുന്നു. സാക്ഷി അങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നു. ക്ഷേത്രജ്ഞ, ഇതെല്ലാം കൂടി ചേർത്ത് അഷ്ടാവസ്ഥകളെ കുറിച്ച് പറയുന്നു. അന്യ അക്ഷരസ്യ ശക്തി ഏതായി ഈ വദന്തി, മറ്റു ചിലർ പറയുന്നു എന്താണ്? ഇതൊന്നും അവസ്ഥകളല്ല, അക്ഷരതത്വത്തിന് പല ശക്തികളുണ്ട്, ആ ശക്തികളാണ് ഈ രൂപത്തിൽ വരുന്നത്. അങ്ങനെ അന്തര്യാമിയായി വരുന്നു, പിന്നെ ക്ഷേത്രജ്ഞൻ ജീവനായി വരുന്നു. അന്തര്യാമി എന്ന് പറയുമ്പോൾ സർവത്തെയും നിയന്താവായിരിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമായി അങ്ങനെ വരുന്നു, ജീവശക്തിയായി വരുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള ശക്തികളായി പറയുന്നു. അന്യതും അക്ഷരസ്യ വികാരായി വന്നു, മറ്റു പറയുന്നു അങ്ങനെയല്ല, അക്ഷരം അങ്ങനെ ഏകമായിരിക്കുന്നു, പക്ഷെ അത് വികാരങ്ങൾ സംഭവിക്കുന്നു, പലതായി മാറുന്നു. ഇതിനെക്കുറിച്ച് ഭാഷ്യകാരൻ സ്വന്തം അഭിപ്രായം പറയുന്നു. അവസ്ഥ ശക്തിത്തെ തവന്നു ഉപപദ്യേത്തെ, ഈ അവസ്ഥ അതിനൊരു മാറ്റം വരുന്നു ഒന്നും, അല്ലെങ്കിൽ ഇതിന്റെ ശക്തിയാണെന്നെല്ലാം പറയുന്നതോ ഇതെല്ലാം എന്ന് പറയുന്ന ഒന്നും ശരിയല്ല. അക്ഷരസ്യ അശ്വനായാദി സംസാരധർമാതീതത്വ ശ്രുതേഹി, അക്ഷരം എന്താണത്? അശ്വനായ പിപാസ വിശപ്പ് ദാഹം തുടങ്ങി സർവ സംസാരധർമ്മങ്ങൾക്കും അതീതമാണ്, ഇതൊന്നും അതിനകത്തില്ല. സാംസാരികമായ ഭാവങ്ങൾ ആണിതെല്ലാം, ജനന വർണ്ണാദി ഇതെല്ലാം അതീതമായിരിക്കുന്നതാണ് തത്വം. നഹി അശ്വനായാദി അതീതത്വം അശ്വനായാദി ധർമ്മവത് അവസ്ഥാവത്വം ജൈകസ്യകോപദ്ധ്യതി, ഒരേ ഒരു തത്വം തന്നെ വിശപ്പ് ദാഹം ബാല്യം യൗവനം തുടങ്ങിയ ഈ ഭാവങ്ങളോടുകൂടിയിരിക്കുക, അല്ലെങ്കിൽ ശരീരധർമ്മം പ്രാണധർമ്മം മനസ്സിന്റെ ധർമ്മം ഇന്ദ്രിയധർമ്മം ഈ ധർമ്മങ്ങളോടുകൂടിയിരിക്കുക, അതേസമയം അത് ഇതിനെല്ലാം അതീതമായിരിക്കുക, അത് യുഗപത് ഒരേ സമയം സാധ്യമല്ല. ഒന്നുകിൽ അത് ഇതെല്ലാമായിരിക്കണം, അല്ലെങ്കിൽ ഇതിന് അതീതമായിരിക്കണം. തഥാ ശക്തിമത്വം ച അതുപോലെ തന്നെ അതെന്താണ് അനേക ശക്തിയോടുകൂടിയിരിക്കുക, എന്നിട്ട് ശക്തിക്കെല്ലാം അതീതമായിരിക്കുക, അതും ശരിയാകത്തില്ല. വികാര അവയവത്വിച്ച ദോഷ പ്രദർശിത ചതുർത്ഥേ. ഇവിടെ രണ്ടാം അധ്യായത്തിൽ വേദക്രമത്തിൽ നാലും ഉപനിഷത് ക്രമത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇത് എന്താണിത് വികാരം അവയവം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം നിഷേധിച്ചു. അവയവമില്ല, വികാരങ്ങളുള്ളതല്ല, അക്ഷരതത്വത്തിൻ്റെ അവയവങ്ങളല്ല ഇതൊന്നും, അതിൻ്റെ വികാരമല്ല ഇതൊന്നും, അതെല്ലാം നിഷേധിച്ചു. തസ്മാത് ഏത അസത്യ സർവ കൽപ്പനാഹ. അതുകൊണ്ട് അക്ഷരതത്വത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നതെല്ലാം, അതിൻ്റെ ശക്തിയാണ് ഈ കാണുന്നതെല്ലാം, അതിൻ്റെ വികാരമാണിതെല്ലാം, അതിൻ്റെ അവയവമാണിതെല്ലാം, ഇതെല്ലാം അസത്യ കൽപ്പനകളാണ്, പ്രാമാണികമല്ല എന്നർത്ഥം. ഇതൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെന്താ പറയുന്നു? കസ്തർഹി ഭേദ ഏഷ. പക്ഷെ ഒരു കാര്യം അംഗീകരിച്ചേ പറ്റൂ, നമ്മൾ പറയുന്നത് അവസ്ഥയല്ല, ശക്തിയല്ല, വികാരമല്ല. പക്ഷെ ഈ ഭേദം എന്തുകൊണ്ട് ഇവിടെ അനുഭവപ്പെടുന്നു? ഇത് സ്വാനുഭവമാണല്ലോ എല്ലാവരുടെയും, ഓരോരുത്തരുടെയും സ്വാനുഭവമാണ്. കസ്തർഹി ഭേദേഷം. ഇവിടെ ശ്രുതിയും പറയുന്നുണ്ട്, അന്തര്യാമി എന്ന് പറയുന്നു, പിന്നെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു, പിന്നെ വിരാട് എന്ന് പറയുന്നു, ഈശ്വരതത്വം അന്തര്യാമി എന്ന് പറയുന്നു, ഹിരണ്യഗർഭതത്വം സൂക്ഷ്മ പ്രാണ ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യം, പിന്നെ വിരാട് ഈ പ്രപഞ്ചം തന്നെ ശരീരമായി സ്വീകരിച്ചിരിക്കുന്ന ഈശ്വരൻ, പിന്നെ ഈ ജീവൻ, ഇങ്ങനെ പലതിന് ഇവിടെ അനുഭവപ്പെടുന്നുണ്ടല്ലോ, ശ്രുതിയും പറയുന്നുണ്ടല്ലോ. ഇതിനൊക്കെ എന്താ സമാധാനം? ഉപാധികൃത ഇതി ബ്രഹ്മനസ്വത ഏഷാം ഭേദോ ഭേദ ഭേദോ വാ സൈന്ദവ ഖനവ പ്രജ്ഞാനധന ഏകരസ സ്വാഭാവ്യ. അതുകൊണ്ട് ഞങ്ങൾ ഇതി ബ്രൂമഹ വയം ബ്രൂമഹാര് ഞങ്ങൾ അദ്വൈതികൾ പറയുന്നു എന്നർത്ഥം. വേദാന്തികൾ എന്ന് പറയുമ്പോൾ ഇത് പല അഭിപ്രായമുള്ളവരാണ്. വേദാന്തികൾക്ക് പല അഭിപ്രായമുണ്ട്, പക്ഷെ അദ്വൈതികളായ ഞങ്ങൾ പറയുന്നു എന്താണ് ഈ ഭേദമൊക്കെ ഇവിടെ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. അക്ഷരതത്വമുണ്ട്, നിർഗുണമായിരിക്കുന്ന ഈശ്വരതത്വമുണ്ട്, ജീവതത്വമുണ്ട്, എല്ലാം ഉണ്ട്. ഭേദ എന്താണ് ഭൂത പ്രേത പിശാചുകൾ എല്ലാത്തിനും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഒന്നിനോടും ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന് അവസാനം പറയും. പക്ഷെ ഒറ്റ ഇതെന്താണോ ഉപാധികൃത തത്വം ഒന്നേ ഉള്ളൂ, പക്ഷെ ഉപാധികളെ കൊണ്ട് ആ ഉപാധികളെ കൊണ്ട് ഭേദം ഉണ്ടാകുന്നു എന്നാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ മുമ്പ് പറഞ്ഞത് ഇതുമായിട്ട് എന്താ വ്യത്യാസം? മുമ്പ് പറഞ്ഞവരെല്ലാം പറയുന്നത് അതിന് സ്വയം തന്നെ മാറ്റം സംഭവിക്കുന്നു, അക്ഷരബ്രഹ്മത്തിന് മാറ്റം സംഭവിക്കുന്നു. ഇവിടെ അദ്വൈതി എന്താ പറയുന്നത്? സ്വയം മാറ്റം സംഭവിക്കില്ല, ഉപാധികളെ കൊണ്ട് മാറ്റം സംഭവിക്കുന്നു. ഇതാണ് അദ്വൈതിയും മറ്റു വേദാന്തികളും തമ്മിലുള്ള വ്യത്യാസം. വേദാന്തികൾ എന്താ പറയുന്നത്? വേദാന്തികൾ എന്ന് പറയുന്നത് ഈ ഉപനിഷത്തിന് വ്യാഖ്യാനിച്ചിട്ടുള്ളവരല്ല. അവർ പറയുന്നത് ഇതിന് സ്വയം തന്നെ മാറ്റം സംഭവിക്കും. അദ്വൈതി പറയുന്നത് അത് സാധ്യമല്ല, ഉപാധികളെ കൊണ്ട് മാറ്റം സംഭവിക്കും. എന്താണ് ഉപാധി എന്ന് പറയുന്നത്? സ്വതഹ, അതാണ് മുഖ്യമായ വ്യത്യാസം. അദ്വൈതിയും വേദാന്തികളും തമ്മിലുള്ള വ്യത്യാസം, സ്വയം മാറ്റം സംഭവിക്കുന്നില്ല. യേഷാം ഭേദ ഭേദോ വാ ഭേദം അഭേദം, എന്ത് പറഞ്ഞാലും ശരി, ഭേദം പറഞ്ഞാലും ശരി അഭേദം പറഞ്ഞാലും പറഞ്ഞു, ചെല് പറയുന്നത് എന്താണ്? ഇതെല്ലാം വേറെ വേറെയാണ്, എന്നാൽ ഇതൊക്കെ അഭേദവുമാണ്. ചിലർ ഭേദത്തെയും അഭേദത്തെയും സ്വീകരിക്കുന്നു, ഭേദാഭേദ ചിന്തയൊക്കെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട് സാധ്യമല്ല? എന്തുകൊണ്ട് ഇവിടെ ഈ തത്വം, ഈ പറയുന്ന ആത്മതത്വം അക്ഷരതത്വം സൈന്ദവ ഘനവ ഉപ്പുകല്ല് പോലെ പ്രജ്ഞാനഘനം, ഇത് പ്രജ്ഞാനഘനമാണോ? പ്രജ്ഞാനഘനമെന്നോ സദ്ഘനമെന്നോ ആനന്ദഘനമെന്നോ എന്ന് വേണം പറ. ഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഘനീഭൂതം എന്ന് പറയുന്ന പോലെയാണ്. ജലം ഘനീഭൂതമായതാണ്, ഐസ് എന്ന് പറയുന്നു. അങ്ങനെയാണ് ഘനം എന്ന് പറയുന്നത്. ജലം ഘനീഭൂതമായതാണ്, ഐസ് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ ജലമല്ലാതെ രണ്ടാമതൊരു തത്വമില്ല. അപ്പൊ അത് ഏകീഭൂതമായിരിക്കുന്നു. ജലമെന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവം തരളമായിരിക്കുന്നു. ഐസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, തരളമല്ല, ഖനീഭൂതമായിരിക്കുന്നു. അപ്പൊ ഖനീഭൂതം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അതിനകത്ത് മറ്റൊന്നില്ല, അത് തരളമായ അതിന്റെ സ്വഭാവത്തിൽ അത് എന്തിനെല്ലാം ഉൾക്കൊള്ളുന്നോ അതേ രീതിയിൽ ഖനീഭൂതമായ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ജലം തരളമായിരിക്കും, മത്സ്യത്തിന് അതിൽ കയറും, പക്ഷെ ഖനീഭൂതമായ പിന്നെ അതിൽ പ്രവേശനമില്ല. അതുപോലെ ഇതെന്താണ്? ഏകരസമാണ്. അതാണ് അത് പറയുന്നത്, ഏക രസം, ഏക സ്വഭാവമാണ്. അതിനകത്ത് രണ്ടാമതൊന്നിന് സ്ഥാനമില്ല, അതിന് വേറിട്ടൊന്നിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് അതിനെ പറയുന്നു ആനന്ദഘനമാണ് രണ്ടാമതൊന്നുമില്ല, സദ്ഘനമാണ് രണ്ടാമതൊന്നുമില്ല, ചിത്ഘനമാണ് രണ്ടാമതൊന്നുമില്ല. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ അത് സ്വയം വികാരപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തെങ്കിലും അവസ്ഥാന്തരം പ്രാപിച്ചു എന്നല്ല പറയുന്നു. എന്തുകൊണ്ടാ പൂർവ്വം, അനപരം, അനന്തരം, അബാഹ്യം, ഇതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ചതാണ്. അയമാത്മാ ബ്രഹ്മ ഇതി ജശ്രുദേഹി സബാഹ്യാഭ്യന്തരോ ഹ്യജ ഇതി ചാതർവണെ, ഇതെല്ലാം വിശദീകരിച്ചതാണ്. തസ്മാ നിരുപാധികസ്യ ആത്മനോ നിരുപാഖ്യത്വാത് നിർവിശേഷത്വാ ഏകത്വാച്ച നേതി നേതി ഇതി വിപദേശോ ഭവതി. ആത്മതത്വത്തെക്കുറിച്ച് ഞങ്ങൾ എന്താണ് പറയുന്നത്? അദ്വൈതികൾ അത് നിരുപാധികമാണ്. തൊട്ടുമ്പ് പറഞ്ഞ ഉപാധി കൊണ്ടാണ്, ഈ ഭേദങ്ങളെല്ലാം ഉപാധി കൊണ്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നു അത് നിരുപാധികമാണ്. നിരുപാധികമായ ഈ തത്വം ഉപാധിയോടുകൂടിയതാണെന്നാണ് പറയുന്നത്. അതെന്താണ് വിശദീകരിക്കുന്നത്? നിരുപാഖ്യത്വ, ഇതിനെ ഉപാഖ്യാനം ചെയ്യാൻ സാധ്യമല്ല. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ഇതിനെ വിശദീകരിക്കാൻ സാധ്യമല്ല, വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല, നിർവചിക്കാൻ സാധ്യമല്ല. അതാണ് നിരുപാഖ്യം. നിരുപാധികം, നിരുപാഖ്യം, നിരുപാധികമായതുകൊണ്ട് നിരുപാഖ്യമാണ്. നിരുപാധികൾ ഒന്നും പറയാൻ വയ്യ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പാല്, പർണമിച്ച തൈര്, മോരും എല്ലാം ആയി മാറുന്നതിന് ഉപാധിയുണ്ട്. അതിൽ മറ്റെന്തെങ്കിലും ഒന്ന് പുറമേ നിന്ന് ചേരണം. പാലിന് തൈര് ചേർന്നാൽ മതി, എന്തെങ്കിലും പുളിപ്പ് ചേർന്നാൽ മതി, അത് ഉപാധിയാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത്. അതുപോലെ പുറമേ നിന്ന് ഏതെങ്കിലും ഒരു ഉപാധിയിൽ കൂടി ചേരുന്നില്ല. ഈ തത്വം സ്വസ്വരൂപമായിരിക്കുന്നു. ശ്രോതാവിന്റെ സ്വരൂപമായി ഈ തത്വത്തെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവ എന്നും ഈ തത്വത്തിൽ പ്രവേശിച്ച് ഈ തത്വത്തിനെ പലതാക്കി മാറ്റുന്നില്ല. എങ്ങനെ? ദേവശരീരം, ഈശ്വര ശരീരം, മനുഷ്യ ശരീരം, ഇങ്ങനെ നമ്മൾ അനുഭവപ്പെടുന്നതും ശാസ്ത്രത്തിൽ വർണ്ണിക്കുന്നതുമായ ഭേദങ്ങൾ ഇതിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. അതങ്ങനെ സംഭവിക്കുന്നില്ല. നിർവാക്യത്വ, നിർവിശേഷത്വ, ഇതിനങ്ങനെ യാതൊരു തരുന്ന വിശേഷതകളൊന്നും, മനസ്സെന്നോ ഇന്ദ്രിയമെന്നോ ശരീരമെന്നോ പ്രാണനെന്നോ സമഷ്ടിയെന്നോ വ്യഷ്ടിയെന്നോ ഇങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെന്താണോ? ഏകമാണ്. അങ്ങനെ എല്ലാ വിശേഷങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതിന് പറയുന്നതാണ് ഏകം. ദ്വൈതത്തെ ആശ്രയിച്ച് പറയുന്നതല്ല. സാധാരണ നമ്മൾ ഏകം എന്ന് പറയുന്നത് രണ്ടിനെ ആശ്രയിച്ചിട്ടാണ്. രണ്ടുണ്ടെങ്കിലേ നമുക്കൊന്ന് എന്ന് പറയാൻ പറ്റും. ഇത് സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതാണ് ഏകം. അതുകൊണ്ടാണ് നേതി വ്യപദേശോ ഭവതി. ശ്രുതി ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? നേതി നേതി നേതി ഇതം ഇതം ഇതല്ല ഇതല്ല എന്ന് അനുഭവ വിഷയമാകുന്നതിനെ എല്ലാം നിഷേധിച്ചിട്ട് നിരുപാഖ്യമായിരിക്കുന്ന അനുഭവത്തിന് വിഷയമാകാത്തതായ നിരുപാധികമായ ഈ കാണുന്ന ഉപാധികളൊന്നുമില്ലാത്തതായ തത്വത്തെ ശ്രുതി നിഷേധത്തിലൂടെ ബോധിപ്പിക്കുന്ന അതുകൊണ്ടാണ്. പിന്നെ ഉപാധി കൊണ്ട് ഇങ്ങനെയെല്ലാം ആയി എന്ന് പറഞ്ഞതോ? പറയുന്നു, അവിദ്യ കാമകർമ്മ വിശിഷ്ട കാര്യകർണ ഉപാധി രാത്മാ സംസാരി ജീവ ഉച്ചതേ. പക്ഷെ ഈ സ്വസ്വരൂപത്തെ തന്നെ, സ്വസ്വരൂപമായിരിക്കുന്ന ഈ ആത്മതത്വത്തെ തന്നെ ജീവനെന്ന് പറയുന്നു. അതെന്താ ജീവനെന്ന് പറയാൻ കാരണം? അവിദ്യ. അവിദ്യ നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അവിദ്യയുടെ ഇല്ലായ്മയാകാം, വിപരീത രൂപത്തിലുള്ള വിദ്യകളാകാം, എന്തുമാകാം. കാമം അതിൻ്റെ ഭാഗമായി വരുന്ന, അതിൻ്റെ കാര്യമായി വരുന്ന കാമം, ഇച്ഛ, കർമ്മം, അതുകൊണ്ട് വരുന്ന കർമ്മം, വിശിഷ്ട കാര്യകരണ ഉപാധി, അതോടുകൂടിയിരിക്കുന്ന ഈ ഉപാധി, ഈ പിണ്ഡം, ഈ ശരീരം, അതെന്തൊക്കെയുണ്ട്? കാര്യമായ ഈ ശരീരം, പിന്നെ കർണങ്ങൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന ഇതിനെ ജീവനെന്ന് പറയുന്നു. അപ്പൊ ജീവനെന്ന് പറയുന്ന എന്തിനെ? അവിദ്യ, കാമം, കർമ്മം, വിശിഷ്ടമായ കാര്യകരണ ഉപാധി ആയിരിക്കുന്ന ആത്മാ, അതിനാണ് ഇവിടെ ജീവനെ നിർവചിച്ചിരിക്കുകയാണ്. അതാണ് ജീവൻ. അത് സംസാരിയാണ്, ജനന മരണങ്ങളെ അനുഭവിക്കുന്നവനാണ്. അതാണ് ജീവൻ. ഇതെല്ലാം ഒരു സിദ്ധാന്തമായി തത്വമായി പറയുകയല്ല, ജീവന്റെ അനുഭവത്തെ അവനറിയാം. അവിദ്യ തനിക്കുണ്ട്, അറിവില്ലായ്മയുണ്ട്, വിപരീത അറിവുണ്ട്. കാമം അതെല്ലാവരിലും ഉള്ളതാണ്. കർമ്മം എല്ലാവരും അനുഷ്ഠിക്കുന്നതാണ്. കാര്യം ഈ ശരീരം എല്ലാവർക്കും അനുഭവമുള്ളതാണ്. കരണം ശരീരം, ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന മനസ്സിന്ദ്രിയങ്ങൾ, ഇതിനെല്ലാമാണ് ഉപാധി എന്ന് പറയുന്നത്. ഉപാധിയോടുകൂടിയ ആത്മാ, ഉപാധിയോടുകൂടിയിരിക്കുന്ന താൻ സ്വസ്വരൂപം, അതാണ് തത്വം. ഇത്ര ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈ തത്വം, ഇത് സംസാരിയാണ്, അതും അനുഭവമാണ്. ഞാൻ ജനിച്ചവനാണ്, ഞാൻ മരിക്കുന്നവനാണ്, ഇതാണ് ജീവൻ. അപ്പോൾ നിരുപാധികമായിരിക്കുന്ന ഇതിൽ ഉപാധി വരുന്നു, വരുമ്പോൾ അത് ജീവനായി മാറുന്നു. ഉപാധി ഇല്ലാത്തതിനെങ്ങനെയാണ് ഉപാധി വരുന്നത്? അത് അദ്വൈതി എന്താ പറയുന്നത്? ഉപാധി ഇല്ലാത്തതിൽ ഉപാധി വരുന്നതിന് ദോഷമൊന്നുമില്ല. ഉപാധി അന്യമാകാതിരുന്നാണ് ഇവിടെ തത്വത്തിൽ നിന്ന് അന്യമായി ഉപാധിയെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഉപാധിയോടുകൂടിയാലും ഇത് അദ്വൈതം തന്നെയാണ്. അന്യമായി ഉപാധികൾ വന്നു കഴിഞ്ഞാൽ അത് ദ്വൈതമായി, ഇത് അന്യമല്ല. ഇത് ജീവൻ. ഉപാധിയോടുകൂടിയിരിക്കുമ്പോൾ ജീവൻ എന്താണെന്ന് ഇവിടെ നിർവചിച്ചിരിക്കുകയാണ് ഇവിടെ. ഇനി അടുത്ത് മറ്റൊരു ഉപാധി, നിത്യ നിരുദ്ദേശീയ ജ്ഞാനശക്തി ഉപാധി ആത്മാ അന്തര്യാമി ഈശ്വര ഉച്ചതേ. നിത്യമായ നിരുദ്ദേശീയമായ ഏറ്റക്കുറച്ചിലില്ലാത്ത ജ്ഞാന ശക്തി, ജ്ഞാനം ശക്തി ആകുന്ന ഉപാധി, ജ്ഞാനവും ശക്തി ഉള്ള ഉപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാ. നേരത്തെ പറഞ്ഞു, രണ്ടുപേരും തത്വം തന്നെ. ജീവനിലിരിക്കുന്ന അതേ തത്വം, ആത്മതത്വം, ആ സ്വരൂപതത്വം, അത് തന്നെയാണ് ഈശ്വരനും ഇരിക്കുന്നത്. എന്ന വ്യത്യാസം അവിടെ എന്താണ്? അവിദ്യ കാമ കർമ്മ വിശിഷ്ട കാര്യകരണ ഉപാധി. ഇവിടെ അതല്ല, നിത്യവും നിരതിശയുമായ ജ്ഞാനശക്തി ജ്ഞാനവും ശക്തി ഉപാധിയോടുകൂടിയ ആ തത്വം ആത്മതത്വം അതിനെ അന്തര്യാമി ഈശ്വര ഉച്ചതി അന്തര്യാമി എന്നും ഈശ്വരൻ എന്നും പറയുന്നു. അപ്പൊ ഈശ്വരനും ഉപാധിയോടുകൂടിയതാണ്, ജീവനും ഉപാധിയോടുകൂടിയതാണ്. ജീവന്റെ ഉപാധി അവിദ്യ എന്ന് പറയും. ജീവന്റെ ഉപാധി നിത്യ നിരതിശയ ജ്ഞാനശക്തി എന്ന് പറയും. ആ ഉപാധികളുടെ വ്യത്യാസം അന്തര്യാമി ഈശ്വരൻ എന്ന് പറയുന്നു. രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് എന്താണ്? ആത്മാ. ഒരേ ഒരു ആത്മതത്വം തന്നെ. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് ഉപാധികളെ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ ഭാഷകാരൻ ജീവൻ എന്താണെന്ന് നിർവചിച്ചിരിക്കുന്നു, ഈശ്വരൻ എന്താണെന്ന് നിർവചിച്ചിരിക്കുന്നു. രണ്ടിനെയും വേറിട്ട് ഉപാധിയിൽ വ്യത്യാസമുണ്ട്. ഈ ഭേദത്തെ എടുത്തുകൊണ്ടാണ് ആൾക്കാർ വഴക്കുണ്ടാക്കുന്നത്. എന്താണ് അവിദ്യ, എന്താണ് മായ, ആശയക്കുഴപ്പമുള്ളവരാണ് വഴക്കുണ്ടാക്കുന്നത്. കാരണം ചില സ്ഥലത്ത് അവിദ്യ എന്ന് പറയുന്നത് ജീവനെ സംബന്ധിച്ച് പറയും. ജീവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് അവിദ്യ എന്ന് പറയുന്ന ഇവിടെ ഈ പറഞ്ഞത് തന്നെ. അവന്റെ ബോധമില്ലായ്മയാകാം, അല്ലെങ്കിൽ ഈ ബോധമാകാം. കാര്യകരണ ഉപാധികളിലുള്ള ആ താതാത്മ്യ ബോധം, അഹന്ത മമതാ ബോധം, അതിനെ തുടർന്ന് വരുന്ന പ്രപഞ്ചബോധം, ഇതെല്ലാം ആകാം അവിദ്യ. ചില സ്ഥലങ്ങളിലെ അവിദ്യയ്ക്ക് പകരം മായ എന്നുള്ള ശബ്ദം പ്രയോഗിക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്നിനെയാണോ ബോധിപ്പിക്കുന്നത്, രണ്ടാണോ എന്നുള്ള കാര്യത്തിലാണ് തർക്കം. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം അത് ആരെ സംബന്ധിച്ച് ബോധിപ്പിക്കുന്നു, അവിദ്യ അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ശബ്ദം ജീവനെ സംബന്ധിച്ചാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ അവിടെ ശബ്ദത്തിൽ വ്യത്യാസമേ ഉള്ളൂ, അർത്ഥത്തിൽ വ്യത്യാസമില്ല. അവിടെ മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറഞ്ഞാൽ മായയാൽ മോഹിതനായ ജീവൻ എന്ന് പറയുന്നു. ആരുടെ മായ? സ്വന്തം മായ. അവിടെ എന്താണ് അവിദ്യ? പിന്നെ അവിടെ അങ്ങനെ പറയുമ്പോൾ പറയും ആ മായ എന്താണ്? ഈശ്വരന്റെ മായ എന്ന് പറയും. കാരണം സർവ ഈശ്വര സൃഷ്ടമാണ്. അപ്പൊ ഈ ജീവനിലിരിക്കുന്ന ഇതെല്ലാം ആ ഈശ്വര സൃഷ്ടം തന്നെ എന്നുള്ള അർത്ഥത്തിൽ അവിടെ മായ എന്നുള്ള ശബ്ദം പറയുകയും അവിടെ ജീവനെ ആശ്രയിച്ച് ഇവിടെ പറയുന്ന ഈ ജീവന്റെ നിർവചനത്തിന്റെ ഭാഗമായി അവിദ്യാശബ്ദത്തിന് പകരം മായാശബ്ദം ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെ. ഏതാണോ ജീവനെ മോഹിപ്പിക്കുന്നത്, ഏതാണോ ജീവന്റെ ബോധമില്ലായ്മ, ഏതാണോ ജീവന്റെ നാനാത്വ ബോധം, ഇത് തന്നെയാണ് അവിദ്യ, ഇത് തന്നെയാണ് മായ. ഇവിടെ അവിദ്യ മായ എന്നുള്ള ശബ്ദത്തിൽ അർത്ഥവ്യത്യാസമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം അവിദ്യ എന്ന് പറയുന്നത് മായ എന്ന് പറയുന്നത് ഒക്കെ ഒന്ന് തന്നെ എന്ന് പറയും. പക്ഷേ ഈ ജീവനെ നിർവചിക്കുന്നത് പോലെ തന്നെയാണ് ഈശ്വരനെയും നിർവചിക്കുന്നത്. അവിടെ എന്ത് പറയുന്നു? നിത്യ നിരതിശയ ജ്ഞാനശക്തി എന്ന് പറയും. ഇവിടെ ചിലപ്പോൾ ഇതിന് പകരം മായ എന്ന് പറയും, മായാശക്തി എന്ന് പറയും. എന്ന് പറയുമ്പോൾ അത് ജീവന്റെ ഉപാധിയല്ല. എന്തുകൊണ്ട്? നിത്യവും നിരതിശയവുമായ ജ്ഞാനവും ശക്തിയും ഒന്നും, ജ്ഞാനശക്തി എന്നും ചിലർ പറയും, ജ്ഞാനവും ശക്തിയും ഒന്നും വേറിട്ടും പറയും. എന്തായാലും ഒന്നാണ്. ഇതൊന്നും ജീവനല്ലല്ലോ. അല്പജ്ഞനായിരിക്കുന്ന ഈ ജീവൻ ഒരിക്കലും ഈശ്വരന്റെ സർവജ്ഞതയില്ല. മായ ഉപാധി അവന്റെ കയ്യിലില്ല. എന്തുകൊണ്ട്? ഇവൻ കാമകർമ്മങ്ങൾക്ക് അധീതനായി ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനുള്ളതുപോലെ ഉള്ള ആ മായാശക്തി, നിത്യ നിരതിശയമായ ആ ജ്ഞാനശക്തിയില്ല. അതുകൊണ്ട് അവിടെ ഈശ്വര തത്വത്തിന്റെ നിർവചനമായി പറയുന്ന മായ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ജ്ഞാനശക്തിയാണ് അവിടെ പറയുന്നത്. ആശ്വരടുത്ത് ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി എന്നെല്ലാം പറയും. അത് ഈശ്വരനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെയെല്ലാം നിത്യം നിരതിശയം എന്ന് പറയുന്ന രണ്ട് വിശേഷണം ചേർക്കും. അത് നിത്യമാണ് ഈശ്വരനിരിക്കുന്നത്, ഈശ്വരനും നിത്യമായിരിക്കുന്നത് പോലെ തന്നെ ആ ശക്തികളും നിത്യമായിരിക്കുന്നു. ജീവനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജീവന്റെ ഈ ജീവനുണ്ട്, അത് ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്, പക്ഷെ അത് നിത്യമല്ലല്ലോ. അതുകൊണ്ടായി നശിക്കുന്ന നിരതിശയമല്ല. ഏറ്റക്കുറച്ചിലുണ്ട്, ഒരു ജീവൻ ഇരിക്കുന്ന പോലെയല്ല വേറൊരു ജീവൻ ഇരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നു, നശിച്ചു പോകുന്നു. അപ്പോൾ ജീവനിൽ ഇത് പറയുമ്പോൾ അവിടെ അവിദ്യയെന്നോ മായയെന്നോ ചിലടത്ത് അജ്ഞാനമെന്നോ ചിലടത്ത് തമസെന്നോ എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരേ അർത്ഥം തന്നെ. അവിടെ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ട്. അതേസമയം ഈശ്വരനിലേക്ക് വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് മായാശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നെല്ലാം പറയുന്ന ഒരർത്ഥത്തിൽ. അങ്ങനെ ജീവന്റെ ഉപാധിയായ അവിദ്യയുമാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അവിടെ മായ വേറെ, അവിദ്യ വേറെ എന്നാണ് പറയുന്നത്. അവിദ്യ ജീവന്റെ ഉപാധി, മായ ഈശ്വരന്റെ ഉപാധി എന്ന് പറയും. അപ്പോ ഇത് കൊണ്ട് തന്നെ എന്താണ് പലർക്കും ആശയക്കുഴപ്പം വരും. പ്രപഞ്ചം സങ്കല്പകൽപ്പിതമാണെന്ന് പറയും. ആത്മാവ് തന്റെ സങ്കല്പം കൊണ്ട് പ്രപഞ്ചത്തെ കൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന ശബ്ദം രണ്ടിനും ഉപയോഗിക്കും. ഇവിടെ തന്നെ നമുക്ക് അവിദ്യ കാമ കർമ്മ വിശിഷ്ട കാര്യകാരണം ഉപാധിർ ആത്മാ. ഇവിടെ ആത്മശബ്ദാർക്ക് ഉപയോഗിച്ചു ജീവന്. അടുത്ത് നിത്യ നിർദ്ദിശ്യ ജ്ഞാനശക്തി ഉപാധിർ ആത്മാ. അവിടെ ആത്മശബ്ദാർക്ക് ഉപയോഗിച്ചു ഈശ്വരന്. അപ്പോ സങ്കല്പകൽപ്പിതമാണോ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അവിടെ ആത്മശബ്ദം ഉപയോഗിക്കും. അപ്പോൾ അവിചാരി ഈ പറയുന്നത് ജീവനെ സംബന്ധിച്ചാണ്. അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവന്റെ സങ്കല്പം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്ന് തെറ്റിദ്ധരിക്കുന്നത്. കാരണം ആത്മശബ്ദം വന്നുകൊണ്ടാണ്. പക്ഷെ അവിടെ സങ്കല്പകൽപ്പിതം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആരാണ്? നിത്യ നിരതിശയ ജ്ഞാനശക്തിയോടുകൂടിയിരിക്കുന്ന ആ ഉപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാ ഈശ്വരൻ. ഈശ്വര തത്വത്തിന്റെ കൽപ്പനയാണ്. അവിടെ ആത്മശബ്ദം ഉപയോഗിക്കുന്നുണ്ട്, ആശയക്കുഴപ്പം വരുന്നു. എന്നിട്ടാണ് ആൾക്കാർ പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്, മനസ്സുകൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള ശുദ്ധാസംബന്ധം പറയുന്നു. അത് ആത്മശബ്ദത്തിൽ വരുന്ന ഭ്രമം കൊണ്ടാണ്. ആത്മശബ്ദം ജീവനും പരനും ഒരേപോലെ ഉപയോഗിക്കുന്നുകൊണ്ട് വരുന്ന ആ ഭ്രമമാണ്. അപ്പോ സൃഷ്ടികർത്താവായി അവിടെ പറയുമ്പോൾ എന്താണത്? നിത്യ നിരതിശയ ജ്ഞാനശക്തി അല്ലെങ്കിൽ മായാശക്തിയോടുകൂടിയ ഉപാധി, ആ ഉപാധിയോടുകൂടിയ ഈശ്വരനാണ്. പിന്നെ ജീവനുമുണ്ട് സൃഷ്ടി. ജീവന്റെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അവൻ മണ്ണുകൊണ്ട് പാത്രത്തെ ഉണ്ടാക്കും, ഇതൊക്കെയാണ് അവന്റെ സൃഷ്ടി. അതിന് പ്രത്യേകം എടുത്തു പറയുന്നത് ജീവസൃഷ്ടിയാണ്. ജീവന്റെ സങ്കല്പം കൊണ്ടും സൃഷ്ടിയുണ്ട്. അതെല്ലാം തുച്ഛമായ സൃഷ്ടികളാണ്. അവന്റെ സൃഷ്ടിക്ക് പരിമിതികളുണ്ട്. ഇനി ഇത് രണ്ടും കൂടാതെ ചില സ്ഥലങ്ങളിൽ പറയുമ്പോൾ ഈ ഉപാധിയെ സ്വീകരിക്കാതെ പറയും. എങ്ങനെ? അവിദ്യ എന്ന് പറയുന്ന ഒരു ഉപാധിയെ കൊണ്ട് ജീവൻ എന്നൊരു ഭേദം, മായ എന്ന് പറയുന്ന ഒരു ഉപാധി കൊണ്ട് പരമാത്മാവെന്നുള്ള ഒരു ഭേദം, ഈ രണ്ട് ഭേദത്തെയും വെട്ടിട്ട് ചിലടത്ത് പറയും. കേവലം ആത്മാ എന്നുള്ള ശബ്ദം കൊണ്ട് പറയും. ആത്മസൃഷ്ടിയാണല്ല എന്ന് പറയും. അവിടെ ഇത്തരം ഒരു ഭേദത്തെ കണക്കിലെടുക്കുന്നില്ല. ഈ ഒരു ഭേദത്തെ കണക്കിലെടുക്കുന്ന ജീവൻ പരൻ എന്നുള്ള ഭേദത്തെ കണക്കിലെടുക്കാതെ കേവലം തത്വം ദൃഷ്ടിയിൽ എന്ന് പറയും. അവിടെ എന്താണ്? ആ പരമാത്മ തത്വം തന്നെ, ഇത്തരം ഭേദങ്ങളൊന്നും കൂടാതെയുള്ള പരമാത്മ തത്വം, ആ പരമാത്മ തത്വത്തിന്റെ സൃഷ്ടിയാണിതെന്ന് പറയും. അങ്ങനെയും ചില ഭാഗങ്ങൾ പറയും. അവിടെ ഉപാധി ചിന്ത കൂടാതെയാണ്. ഉപാധിയില്ലാതെ എങ്ങനെ സൃഷ്ടി സംഭവിക്കും? കാരണം അവിടെ എന്താണോ സൃഷ്ടിയായിരിക്കുന്നത്, സൃഷ്ടാവായിരിക്കുന്നത്, സൃഷ്ടിജാലമായിരിക്കുന്നത്, സൃഷ്ടിയുടെ കാരണമായിരിക്കുന്നത്, ഇതിനെല്ലാം ആ പരമാത്മതത്വമായി കണ്ടുകൊണ്ട് പറയും. അങ്ങനെ പറയുന്നിടത്ത് ഈ പറയുന്ന ജീവനെന്നോ ഈശ്വരനെന്നോ ഉള്ള ഭേദമേയില്ല, എല്ലാം അഭേദമായി പറയും, ഒരേ ഒരു തത്വമായി, ഏക തത്വമായി പറയും. ഇവിടെ ജീവപര ഭേദം കൂടാതെ പറയും. അങ്ങനെയും സൃഷ്ടിയെക്കുറിച്ച് പറയും. എന്തുകൊണ്ടാണോ ഇതൊന്നും തന്നെ ആ തത്വത്തിൽ നിന്ന് അന്യമല്ല അർത്ഥം. അങ്ങനെ സൃഷ്ടിയെ സംബന്ധിച്ച് മൂന്ന് തരത്തിൽ ശാസ്ത്രത്തിൽ വ്യക്തമായി: ഒന്ന് ജീവന്റെ സൃഷ്ടി, ഒന്ന് ഈശ്വരന്റെ സൃഷ്ടി, മറ്റൊന്ന് ആ പരമാർത്ഥ തത്വം തന്നെയാണ് സൃഷ്ടി. അങ്ങനെ അവിടെ ജീവഭേദ വ്യത്യാസം പറയും. ഇത് വേറിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആശയക്കുഴപ്പം വരും. അദ്വൈതത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പം വരും. അങ്ങനെ പലർക്കും ആശയക്കുഴപ്പം വന്നു. ആശയക്കുഴപ്പത്തിനനുസരിച്ച് വ്യാഖ്യാനങ്ങളെല്ലാം പടച്ചുവിടും. അതുകൊണ്ട് ഈ വ്യത്യാസത്തെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന ഈ വ്യത്യാസത്തെ, ഈ അഭേദത്തെയും രണ്ടും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുന്നു, നിരുപാധികമായ ആ തത്വം അത് ഉപാധിയെ സ്വീകരിച്ച് സൃഷ്ടി നടത്തുന്നു എന്നാണ്. അപ്പോ നിരുപാധികമായതിന്റെ ഉപാധി, അതിലൊരു വിരോധം വരുന്നില്ല. നിരുപാധികമായ ഉപാധി വരും. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് വിരോധമില്ല. എന്തുകൊണ്ട്? നിരുപാധികമായിരിക്കുന്ന ആ തത്വത്തിലുള്ള ഉപാധികൾ തത്വത്തിൽ നിന്ന് അന്യമല്ല. അന്യമല്ല എന്ന് പറയുമ്പോൾ വിരോധമില്ല. അന്യമാണെന്ന് പറഞ്ഞാൽ വിരോധം വരും. നിരുപാധികമായ തത്വമൊന്നും അല്ല, ഉപാധികൾ വേറെ. അത്തരൊരു ഭേദത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാൻ സാധ്യവുമല്ല. പിന്നെ നിരുപാധികത്തിൽ ഉപാധി വരുന്നതിന് ഇവിടെ ദോഷമൊന്നുമില്ല. അതിനാണല്ലോ ഈ ദൃഷ്ടാന്തം പറയുന്നത്. ഭേദമില്ലാത്തതിൽ ഭേദം അനുഭവപ്പെടുന്നു. അങ്ങനെ പറയുന്നത് ആരോപിതമാണ്. പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാ ഇവിടെ ഭേദം കാണുന്നു. ആ ഭേദം തത്വത്തിൽ നിന്ന് അന്യമല്ല, അതുകൊണ്ട് തത്വത്തിൽ അവിടെ അഭേദമാണ്. അതിനാണ് സ്വർണത്തിന്റെയും ആഭരണത്തിന്റെയും എല്ലാം ദൃഷ്ടാന്തം പറയുന്നു. അവിടെ സ്വർണം എന്ന് പറയുന്ന തത്വം ആ തത്വത്തിൽ നിന്ന് അന്യമായി ആഭരണമില്ല, എന്നാലും ഭേദപ്രതീതിയുണ്ട്. എന്താ അവിടെ ഉപാധികൾ വരുന്നത്? അതിൻ്റെ രൂപം, രൂപമാറ്റം, അതാണ്. പിന്നെ അതിനൊരു പേരും കൽപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൽപ്പിതമാണ്. ആ രൂപവും മാറ്റവും ഭേദമെല്ലാം കൽപ്പിതമാണ്, പരമാർത്ഥമല്ല. അവിടെ ഒന്നേ ഉള്ളൂ. അദ്വൈതത്തിന് അത് ഹാനിയുണ്ടാക്കുന്നില്ല. അദ്വൈത തത്വത്തിന് സ്വർണത്തിൽ ആഭരണം ഉണ്ടായി എന്ന് പറഞ്ഞ് സ്വർണ്ണൻ ഉണ്ടാകുന്നില്ല. ഉണ്ടായതൊന്നും സ്വർണത്തിൽ നിന്ന് അന്യമല്ല. അതുപോലെ ഈ ആത്മതത്വം നിരുപാധികമായിരുന്നു, അല്ലെങ്കിൽ ജീവഭാവത്തിലിരിക്കുന്നു, പിന്നെ ഈശ്വരഭാവത്തിലിരിക്കുന്നു, ഇതെല്ലാം ഉപാധികൾ കൊണ്ടാണ് എന്ന് പറയുന്നുകൊണ്ട് അദ്വൈതത്തിന് വിരോധം വരുന്നില്ല. ഇവിടെ അതിന് കാരണമായിരിക്കുന്ന ഉപാധികൾ, ഈ ഭേദത്തെ ഉണ്ടാക്കുന്ന ഉപാധികളൊന്നും ആ തത്വത്തിൽ നിന്ന് വേറിട്ടല്ല, അന്യമല്ല. ആ തത്വം തന്നെയാണ്, ഒന്ന് തന്നെയാണ് ഈ പല ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നത്. അതാണ് അദ്വൈതത്തിന്റെ നിലപാട്. ഉപാധി അന്യമല്ലാത്തതുകൊണ്ട് ഉപാധിയെ സ്വീകരിക്കുന്നതുകൊണ്ട് ദോഷമില്ല. അത് എങ്ങനെ സംഭവിക്കുന്നു? അത് അതിൻ്റെ സ്വഭാവം. അത് ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇത് അല്ലെങ്കിൽ ഈ ചോദ്യം ആരോടാണ് ചോദിക്കേണ്ടത്? തന്നോടാണ് ചോദിക്കേണ്ടത്. ഇതിന്റെ സമാധാനം കണ്ടെത്തേണ്ട ആരാണ്? താൻ തന്നെയാണ്. എന്തുകൊണ്ട്? ഇതെല്ലാം തന്നെ സംബന്ധിച്ചാണ് പറയുന്നത്. സ്വസ്വരൂപത്തെ സംബന്ധിച്ചാണ് ഈ ആക്ഷേപവും സമാധാനമല്ല, മറ്റൊരാളെ സംബന്ധിച്ചുള്ളതല്ല. മറ്റൊരാളിതിന് സമാധാനം പറയേണ്ട ആവശ്യമില്ല. സ ഏവ നിരുപാധി കേവലശുദ്ധ, ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈ തത്വം തന്നെ നിരുപാധിയായിരിക്കുന്നു, ഉപാധിരഹിതനായിരിക്കുന്നു, കേവലനായിരിക്കുന്നു, ഉപാധിരഹിതൻ ഏകനായിരിക്കുന്നു, ശുദ്ധനായിരിക്കുന്നു, ഉപാധി ഇല്ലാതെയിരിക്കുന്നു. എങ്ങനെ? സേന സ്വഭാവേന, അതാണ് ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിന്റെ സ്വഭാവമാണത്, ഉപാധിയോടുകൂടിയിരിക്കുന്നതോ അതും അതിന്റെ സ്വഭാവം തന്നെ. അപ്പോ ഇതതിന്റെ സ്വഭാവമാണോ? സ്വഭാവമെന്നോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ അതിന്റെ രൂപം, അതിന്റെ സ്വരൂപമെന്നോ? സാധാരണ നമ്മൾ പറയുന്ന സ്വഭാവമല്ല സത്സ്വഭാവം. അതൊക്കെ തന്നിലുള്ള ധർമ്മങ്ങളാണ്, ഗുണങ്ങളാണ്. ഇവിടെ സ്വഭാവം എന്ന് പറയുമ്പോൾ അർത്ഥത്തിലല്ല, ഇവിടെ പറയുമ്പോൾ തത്വത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടെന്നല്ല, അതതിൻ്റെ സ്വരൂപം, അതിൻ്റെ രൂപം എന്ന് വെച്ചാൽ തൻ്റെ സ്വഭാവം മാറിപ്പോകുന്നതാണ്. ഇപ്പം നല്ല സ്വഭാവം വരും, കുറച്ച് കഴിയുമ്പോൾ ചീത്ത സ്വഭാവം വരും. ഇതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? സ്വഭാവം അതിൻ്റെ സ്വരൂപം ആണ്. സ്വഭാവം എന്ന് വെച്ചാൽ രൂപമാണ്. അത് ഏകരസമാണ്, ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. ദൈവ മാറ്റങ്ങൾ വരുന്നതോ ജീവനെന്നും ഈശ്വരനെന്നുമല്ല, ഇതൊന്നും അതിൽ മാറ്റത്തെ ഉണ്ടാക്കുന്നില്ല. അതിൽ പരമാർത്ഥത്തിലുള്ള മാറ്റത്തെ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഈ അനുഭവപ്പെടുന്നതോ? ഇതെല്ലാം കൽപ്പിതമായ മാറ്റം, കൽപ്പിതമായ മാറ്റം. അതിനെ സ്പർശിക്കുന്നില്ല. അത് അങ്ങനെ സംഭവിക്കാം. ഒരു മരീചിക അതിനെ നനയ്ക്കാത്തതുപോലെ, രജ്ജു സർപ്പം വേറിട്ടില്ലാത്തതുപോലെ, അനുഭവത്തിൽ അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും എന്താണ്? സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല. അതിന് അക്ഷരം പര ഉച്ചത, അസ്വരൂപം അതിനെയാണ് ഇവിടെ അക്ഷരം പര എന്ന് പറയുന്നത്. അപ്പം മുമ്പ് പറഞ്ഞ അവസ്ഥാന്തരം, ശക്തി, വികാരം തുടങ്ങിയ പക്ഷങ്ങളെല്ലാം സ്വീകരിക്കുന്നതിനും അദ്വൈതിക്കും ഒരു പ്രയാസമുണ്ട്. ഈ തത്വത്തിന് ഒരുപാട് ശക്തിയുണ്ടെന്ന് പറയുന്നതിൽ അദ്വൈതത്തിന് വിരോധമൊന്നുമില്ല. എങ്ങനെ? സോപാധികമായി ഉപാധികളുണ്ട്, അതനുഭവപ്പെടുന്നു. കാരണം ഈശ്വരൻ തന്നെ എന്ത് ശക്തിയുള്ളവനാണ്. അത് ഔപാധികമാണ്, പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതൊന്നും ആ തത്വത്തിൽ നിന്ന് അന്യമല്ല. അതുപോലെ വികാരമാണെന്ന് പറഞ്ഞാലും ഔപാധികമായി, അവസ്ഥാന്തരം എന്ന് പറഞ്ഞാൽ ഔപാധികമായി, ഔപാധികമൊക്കെ പരമാർത്ഥമല്ലാതെ കാൽപ്പനികമായി എല്ലാം ഇതിൽ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ ജീവന്റെ പ്രജ്ഞയ്ക്ക് വിഷയമായി ഇതെല്ലാം സംഭവിക്കാം. തത്വത്തിൽ മാറ്റം കൂടാതെ തന്നെ ഇതെല്ലാം സംഭവിക്കാം എന്ന് പറയുമ്പോൾ എന്താണ്? സ്വസ്വരൂപത്തിന്, സ്വസ്വരൂപത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാതെ തന്നെ അവൻ ആ തത്വം തന്നെ ജീവഭാവത്തിലിരുന്നു സ്വപ്രജ്ഞ കൊണ്ട് ഇതെല്ലാം അനുഭവിക്കുന്നു. അതുകൊണ്ട് തത്വത്തിൽ യാതൊരു അവസ്ഥാന്തരവും സംഭവിക്കുന്നില്ല, വികാരവും സംഭവിക്കുന്നില്ല. അക്ഷരം പര ഉച്ചത, ആ പരമാർത്ഥ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ അക്ഷരം എന്ന് പറയും. അനന്തശക്തിയോടുകൂടി അതിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയും. ശോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ ജീവനെന്ന് പറയുന്നു. ഇതെല്ലാം ആരാണ്? ജീവന്റെ കൽപ്പനകളാണ്, പരമാർത്ഥ തത്വത്തിലുള്ള ജീവകൽപ്പനകളാണ് ഇതെല്ലാം. ആ കൽപ്പനകളൊന്നും ആ തത്വത്തെ ബാധിക്കുന്നില്ല. ആ തത്വം ഈ കൽപ്പനകൾക്കെല്ലാം അതീതമായി നിൽക്കുന്നു. അതുകൊണ്ട് അതിനെ പറയുന്നു, അത് സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വസ്വരൂപമായി സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അതിനുവേണ്ടിയിട്ടാണ് ഇതിനിവിടെ വിശദീകരിക്കുന്നത്. ഈ തത്വത്തെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ച് എന്താണ്? തഥാ ഹിരണ്യഗർഭ അവ്യാകൃത ദേവത ജാതി പിണ്ഡ മനുഷ്യ തിരി പ്രേതാദി കാര്യ കർണ ഉപാധിഭിർ വിശിഷ്ട തദാഖ്യ തദ്രൂപഭവതി. ഈ അക്ഷരതത്വത്തെ അവന് എന്തായിട്ട് സ്വീകരിക്കും? അദ്വൈതം ആർക്കും വിരോധമുള്ള കാര്യമില്ല, ഒന്നിനോടും വിരോധിക്കുന്ന കാര്യമില്ല. അദ്വൈതത്തിനോടോ ശൈവത്തിനോടോ ശക്തിയത്തോടോ ഒന്നിനോടും അതിന് വിരോധമില്ല. അതിനെ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണ് അദ്വൈതത്തെ വേദാന്തികൾ പലതായി വ്യാഖ്യാനിക്കുന്നത്. അദ്വൈതിക്ക് വിരോധമില്ല. തൈരയം ന വിരുദ്ധ്യതെ മുമ്പ് പറഞ്ഞല്ലോ. എവിടെയാണ് മണ്ഡുക്യത്തിൽ അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഈ തത്വത്തെ എങ്ങനെ വേണോ വ്യാഖ്യാനിച്ചിട്ടു, അസ്തിത്വം ഒന്ന് വ്യാഖ്യാനിക്കും, ഇനി നാസ്തി എന്ന് വ്യാഖ്യാനിച്ചാലും വിരോധമില്ല. നാസ്തികൻ അങ്ങനെ വ്യാഖ്യാനിച്ചാലും വിരോധമില്ല. ശൈവമെന്നോ ശക്തിയുമെന്നോ വ്യാഖ്യാനിച്ചാലും വിരോധമില്ല. ദ്വൈതമായി വ്യാഖ്യാനിച്ചാലും വിരോധമില്ല. പക്ഷെ അവർക്ക് പരസ്പരം വിരോധമുണ്ട്. ശൈവം പറയും അതല്ല ശക്തിയുമാണ്, തിരിച്ചും മറിച്ചും പറയും. ഞങ്ങൾക്ക് വിരോധമില്ല, അതുകൊണ്ട് പറയുന്നു ഇതെല്ലാത്തിനും അംഗീകരിക്കുന്നു. ഹിരണ്യഗർഭൻ സമഷ്ടി പ്രാണ ഉപാധിയോടുകൂടിയ ചൈതന്യം നിൽക്കുന്നതിന് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. അവ്യാകൃതം അങ്ങനെ പറയുന്നു. എന്താണ് നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ അവസ്ഥ വാസനാമയമെന്നോ അങ്ങനെ പറയാമെന്നുള്ളൊരവസ്ഥയിൽ ആ ഉപാധിയെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവ്യാകൃതം എന്ന് പറയുന്നു. സുഷുപ്തി എടുക്കുക. സുഷുപ്തിയെ നമുക്ക് ഉപാധിരഹിതമായി പറയാം. അത് പറയുമ്പോൾ അതിന് അക്ഷരതത്വം എന്ന് പറയുന്നു. അല്ല, വേറൊരാൾ പറയുന്നത് സുഷുപ്തി എന്ന് പറയുന്നത് അങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളുടെ ഈ വാസനയോട് കൂടിയിരിക്കുന്ന ഒന്നാണ്. ആയിക്കോട്ടെ, ജാഗ്രത സ്വപ്നങ്ങളുടെ വാസനയോട് കൂടിയിരിക്കുന്ന ഒന്ന് ഒരു ചൈതന്യ അവസ്ഥയാണ്. എന്നാൽ അതിനെ അവ്യാകൃതം എന്ന് വിളിച്ചോളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ അദ്വൈതിക്ക് അതിനോടൊന്നും വിരോധമില്ല. പക്ഷേ അതിനെയൊന്നും പഠിപ്പിക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന അക്ഷര തത്വത്തെ. അതിനെ ഏത് തരത്തിലും പറയാം. ദേവത അങ്ങനെ പല ഇന്ദ്രൻ ചന്ദ്രൻ തുടങ്ങിയ ദേവതകൾ അണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയ ചൈതന്യ വിശേഷമായി അങ്ങനെ പറയുന്നു. അങ്ങനെയും സ്വീകരിക്കാം. ജാതി പല ജന്മങ്ങളായി പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട്. പല വിഭാഗങ്ങളായി പറയുന്നു. പിണ്ഡം പല ശരീരങ്ങളായി പറയുന്നു. മനുഷ്യൻ അതിൽ തന്നെ എന്താണ് വിശേഷിച്ച് മനുഷ്യന്റെ കാര്യം പറയണോ? മനുഷ്യനാണല്ലോ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത്. അങ്ങനെ പറയുന്നു. തിരിയക്ക് തിരിയക്കുകളായി മൃഗങ്ങളായും മറ്റും പറയുന്നു. ഇനി പ്രേതമെന്ന് ചിലർ പറയുന്നു. ഈ സ്ഥൂല ശരീരം നശിക്കുന്നു, പിന്നെ സൂക്ഷ്മ ശരീരത്തോടും ആ ചൈതന്യം സ്ഥൂലമായ ശരീരങ്ങളെ സ്വീകരിക്കാതെ നിൽക്കുന്ന അവസ്ഥ, അതിനാണ് പ്രേതം എന്ന് പറയുന്നത്. പ്രേത ശരീരത്തോടുകൂടി എന്ന് പറയും. അതൊരു സൂക്ഷ്മാവസ്ഥയാണ്, ജീവന്റെ സൂക്ഷ്മാവസ്ഥ. അതും അംഗീകരിക്കാൻ പ്രയാസമില്ല. അദ്വൈതിക്ക് ഏതിനെ സ്വീകരിക്കുന്നതിനും വൈഷമ്യമില്ല. എന്തുമാകാം ഇങ്ങനെ കാര്യകർണ ഉപാധി, കാര്യ ഉപാധികളോടുകൂടി കർണ ഉപാധികളോടുകൂടി ഉപാധി വിശിഷ്ട തത്വദാഖ്യ ഓരോരോ പേരോടുകൂടി തത്വരൂപ ഓരോരോ രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ, മൃഗരൂപത്തിൽ, പക്ഷിരൂപത്തിൽ, പ്രേത രൂപത്തിൽ, പിശാചിന്റെ രൂപത്തിൽ, അങ്ങനെ നാനാരൂപത്തിൽ എന്താണ് വരുന്നത്? തദക്ഷരം ഏത് കേവലവും ശുദ്ധവും നിരുപാധികവുമായ അക്ഷരം തന്നെയാണ് ഇവിടെ ഇങ്ങനെ അനുഭവപ്പെടുന്നത്, പ്രപഞ്ചാകാരമായി അനുഭവപ്പെടുന്നത്. അതിന് അദ്വൈതിക്ക് അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. ഇതെല്ലാം ഉപാധികൾ കൊണ്ട് സംഭവിക്കുന്നു. അക്ഷരതത്വത്തിൽ നിന്നോട് അനന്യമായിരിക്കുന്ന ഉപാധികളെ കൊണ്ട് ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ കാണുന്നതിന് സമാധാനം പറഞ്ഞല്ലേ തീരും. പക്ഷെ ഇതെല്ലാം ഒരു കേവലമായ ശുദ്ധമായ തത്വത്തിൻ്റെ നാനാഭാവങ്ങളാണെന്ന് സ്വീകരിക്കണം എന്നേ പറയുന്നുള്ളൂ. അല്ല, ഇതിലേതെങ്കിലും ഒന്നുണ്ടെന്ന് സമർത്ഥിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഒന്നും അദ്വൈതിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. തഥാ തദേജതി തന്നേജതി ഇനി വ്യാഖ്യാതം മുമ്പ് പറഞ്ഞല്ലോ തുടക്കത്ത്. അത് ഇളകുന്നതാണ്, ഇളകാത്തതാണ് എന്ന് പറഞ്ഞാൽ, ഇളകാത്തതെന്ന് പറയുമ്പോൾ ആ അക്ഷരതത്വം, ഇളകുന്നെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സർവവും. അവിടെ ആ അക്ഷരതത്വത്തിന് ഈ രീതിയിലാക്കിയെടുത്ത ഒന്നിനെ ഇവിടെ പറയുന്ന പേരാണ് ഉപാധി എന്ന് പറയുമ്പോൾ, ഇതിനെല്ലാം കാരണമായതും എന്നാൽ അക്ഷരത്തിൽ നിന്ന് അന്യമല്ലാത്തതും. തഥാ ഏഷ തേ ആത്മാ ഏഷ സർവഭൂതാന്തരാത്മാ ഏഷ സർവേഷു ഭൂതേഷു ഗൂഢ തത്വമസി അഹമേ വേദം സർവം ആത്മേ വേദം സർവം ന അന്യോ അതോ അസ്ഥിദ്ധ ഇത്യാദി ശ്രുതയോ ന വിരുദ്ധ്യന്തേ. അതുകൊണ്ട് ഈ ശ്രുതികളൊന്നും ഈ പറയുന്ന അദ്വൈത തത്വവുമായിട്ട് വിരോധമുള്ളതല്ല. അദ്വൈത തത്വവുമായിട്ടും ഈ പറയുന്ന അനുഭവങ്ങളുമായിട്ടും വിരോധമില്ല എന്ന് പറഞ്ഞാൽ അദ്വൈതവും ദ്വൈതവും തമ്മിൽ യാതൊരു വിരോധമില്ല. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു വരുന്നത്. പരമാർത്ഥത്തിൽ ഇല്ല, ചിലയിടത്ത് വിരോധം ഉണ്ടെന്നും പറയും. പക്ഷെ പരമാർത്ഥത്തിൽ എന്താണോ, അദ്വൈതവും ദ്വൈതവുമായിട്ട് ഒരു വിരോധമില്ല. എന്തുകൊണ്ട്? അദ്വൈതത്തിൽ നിന്ന് അന്യമായൊരു ദ്വൈതം ഇല്ല. പക്ഷെ അതിന് അദ്വൈതത്തെ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ ദ്വൈതത്തിൽ വിരോധം വരും. അത് ദ്വൈതികൾ പരസ്പരമുള്ള വിരോധമാണ്, അദ്വൈതിയുമായിട്ടുള്ള വിരോധമില്ല. അദ്വൈതിക്ക് ആരോടും വിരോധമില്ല, അദ്വൈതത്തിനോടും ആർക്കും വിരോധം വരാൻ കഴിയില്ല. കൽപ്പനാന്തരേഷു യഥാശ്രുതിയോ നഗച്ഛന്തി. മറ്റു കൽപ്പനകൾ, ഭേദ കൽപ്പനകൾക്കനുസരിച്ച് ഈ ശ്രുതിയെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നാണ്. ശ്രുതിയെ ആഗമാനം കണ്ടുകൊണ്ട് വ്യാഖ്യാനിക്കും, അതാണ്. ശ്രുതിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തു വച്ചിട്ട് വ്യാഖ്യാനിക്കരുത്. വ്യാഖ്യാനിക്കുമ്പം സമഗ്രമായി അതിൻ്റെ സമഗ്രമായ ഭാഗത്തെ ഉൾക്കൊണ്ടിട്ട് താൻ ഉൾക്കൊണ്ട തത്വത്തിനനുസരിച്ച് ഓരോ ഭാഗത്തെയും വ്യാഖ്യാനിക്കുന്നു. അതാണ് ഭാഷ്യകാരൻ ചെയ്യുന്നത്. അല്ലാതെ ഒരറ്റത്തുനിന്ന് വ്യാഖ്യാനിച്ചു പോയാൽ എവിടെ പോയി ചേരുമെന്നറിയാൻ പറ്റില്ല. പലയിടത്തും എത്തിച്ചേരും, പല തത്വങ്ങളിലും എത്തിച്ചേരും. അപ്പോൾ ശ്രുതിയെ അധ്യയനം ചെയ്ത് അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിൻ്റെ കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചേരുമ്പോൾ, അദ്വൈതം എന്ന് പറയുന്ന കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചേരുമ്പോൾ, അവിടെ നിന്നുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും നിരീക്ഷിക്കുന്നു. അതാണ് വ്യാഖ്യാനം. അതുകൊണ്ട് വ്യാഖ്യാതാവ് ആ തത്വനിഷ്ഠനായിരിക്കും. തത്വനിഷ്ഠന് മാത്രമേ തത്വത്തെ വ്യാഖ്യാനിക്കാൻ കഴിയൂ. തത്വനിഷ്ഠൻ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ വൈരുദ്ധ്യമില്ല, വിരോധം വരത്തില്ല. കേൾക്കുന്നവരിൽ വിരോധം വന്നാലും വ്യാഖ്യാതാവിന് വിരോധം വരത്തില്ല, കാരണം അത് തത്വത്തിൽ കേന്ദ്രിതമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കൽപ്പനാന്തരീക്ഷ ഏതാശ്രുതിയോ എന്ന ഗച്ഛന്തി. ഈ ശ്രുതികളെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. തസ്മാത് ഉപാധി ഭേദേനേ വയേഷാം ഭേദോ നാന്യഥ. അതുകൊണ്ടിവിടെ ഭേദത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അദ്വൈതി സ്വീകരിക്കും, പക്ഷെ അത് ഉപാധികളെ സ്വീകരിച്ചുകൊണ്ടാണ്, പരമാർത്ഥത്തിലല്ല. ഏകമേവ അദ്വിതീയം ഇത്യവധാരണ സർവ ഉപനിഷത്സു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ബൃഹധാരണി എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത് വേണ്ട. സർവ ഉപനിഷത്തുകളുടെയും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പഠിക്കാനുള്ളതല്ല, പഠിച്ച് പഠിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. പിന്നെയോ തത്വത്തെ ഗ്രഹിക്കുക, തത്വത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക, എന്നാണ് ഇത് ശരിയാക്കുള്ളൂ. അല്ലെങ്കിൽ ഇന്നലെ വ്യാഖ്യാനിച്ചത് ഇന്ന് തെറ്റെന്ന് പറയേണ്ടി വരും, ഇന്ന് വ്യാഖ്യാനിക്കുന്നു നാളെ തെറ്റെന്ന് പറയേണ്ടി വരും, അങ്ങനെ പോകും. തത്വത്തിൽ നിഷ്ഠയുണ്ടെങ്കിൽ ആ തത്വത്തിൽ നിന്ന് വേറിട്ടൊന്നും പറയാനില്ല, ആ തത്വം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സാരത്തെ ഭാഷ്യകാരൻ പറഞ്ഞാണ് വീണ്ടും ഉപനിഷത്തിലേക്ക് കടക്കുന്നു, ഗാർഗി വരും മുന്നറിയിപ്പ് കൊടുക്കും, ഇനി ഇവിടെ ആരും തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം വന്നു കഴിഞ്ഞു. ഇനി മനുഷ്യനെ ചോദ്യം ചോദിച്ച് ശല്യപ്പെടുത്താൻ പോകരുത്. പക്ഷെ ഈ കൂട്ടത്തിൽ ഒരു വിവരദോഷി ഉണ്ടായിരുന്നു, അയാൾ വീണ്ടും കയറി ചോദ്യം ചോദിച്ചു. അയാൾക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അടുത്ത ചോദ്യം ചോദിക്കുന്നവരാണോ വിദഗ്ധ ഹസ്താക്കല്ലേ, അവനൊരു വിശേഷ വിദഗ്ധൻ, ദുർവിദഗ്ധൻ എന്ന് പറയും. ഈ വിദഗ്ധൻ എന്ന് പറയുന്ന ആരാണോ, ചിലർക്ക് ബുദ്ധി കാണും, കഴിവ് കാണും, എല്ലാം കാണും, പക്ഷെ അതിൽ കൂടുതലായിട്ടൊന്നും കാണും, അവനവനെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും സ്വയം. മറ്റുള്ളവർക്ക് അത് അത്രയും തോന്നത്തില്ല, കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒന്നും. പക്ഷെ തനിക്ക് തന്നെ കുറിച്ച് തന്നെ തൻ്റെ അറിവിലും തൻ്റെ ബുദ്ധിയിലും തൻ്റെ പ്രാഗൽഭ്യത്തിലും തൻ്റെ വിശിഷ്ടമായ കഴിവുകളിലും എല്ലാം സ്വയം നല്ല മതിപ്പായിരിക്കും. കാണുന്നവർക്ക് എന്തോ ഒരു പോരായ്മ ഉണ്ടെന്നും തോന്നും, അതാണ് വിദഗ്ധൻ. അങ്ങനെ വിദഗ്ധനായ ശാകല്യൻ ഇവിടെ കയറി ചോദ്യം ചോദിച്ചു. അപ്രച്ച ഈ ഭാഗങ്ങൾ, ഈ ചോദ്യം ഉത്തരവൊക്കെ ബഹുതമാശയാണ്, ഏതെങ്കിലും വ്യാഖ്യാനം വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ എൻ്റെ സമയം കളയുന്നില്ല, വിദഗ്ധന്റെ ചോദ്യമൊക്കെ നമ്മൾ ഇതിനെ വായിച്ച സമയം കളയും. ചോദിക്കുന്ന ഇതാണോ ദേവതകൾ എത്രയുണ്ട്, ഉത്തരം പറയുന്ന എന്താണ്, കാക്കത്തൊള്ളായിരം. ചോദ്യം അങ്ങനെയാണ്, ഉത്തരവും അങ്ങനെയാണ് പോകുന്നു. കാക്കത്തൊള്ളായിരം ദേവത, കാക്കത്തൊള്ളായിരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് കാക്കത്തൊള്ളായിരമാണ്. ഇങ്ങനെ പോവുകയാണ് ചോദ്യം ഉത്തരവും. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാവുന്ന എന്താണ്, ചോദ്യം എങ്ങനെയോ അതുപോലെ ഉത്തരം. കാര്യമായ ചോദ്യം നേരത്തെ രണ്ടുപേര് ചോദിച്ചു, ഒന്ന് ഗാർഗി അനന്തമ്പുരാണ്. ആ ചോദ്യത്തിനനുസരിച്ച് കാര്യമായ മറുപടിയും പറഞ്ഞു. ഒന്ന് ഗാർഗി പറഞ്ഞു, ഇനി ആരും ചോദിക്കരുത്, എല്ലാവരും നമസ്കരിച്ച് മടങ്ങിപ്പോണം. പക്ഷെ ഒരാൾക്ക് സഹിച്ചില്ല, കാരണം ഇവിടെ നിന്ന് പോകുമ്പം സ്വർണം കൊമ്പിക്കെട്ടി പശുവിനെയും കൊണ്ടാണ് പോകേണ്ടത്, അതുകൊണ്ട് അയാൾക്ക് അതിനോട് ചെറിയ ആഗ്രഹമുണ്ടായി. അപ്പോൾ ഈ തത്വം പറഞ്ഞ് പറ്റില്ല, ഇനി ദേവതകളെ കുറിച്ചും മറ്റും ചോദിക്കാം. അതിനൊന്നൊരു നിശ്ചിതമായ ഉത്തരവുള്ള കാര്യങ്ങളല്ലല്ലോ. അങ്ങനെ ചോദ്യം ഉത്തരം ഇങ്ങനെ പോകും. വായിച്ചു നോക്കുക എന്തൊക്കെയാണ് ആ ചോദ്യം എന്ന്, ഉടനെ തമാശയായിട്ട് തോന്നും, എനിക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ ചിലർക്കിത് തമാശയല്ല. ചിലരിതൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഇവിടെ യാജ്ഞവൽക്യൻ പറയുന്നത് ന്യൂക്ലിയർ ഫിസിക്സിനെ കുറിച്ച് പറയുന്നു. ചിലർ പറയുന്ന അങ്ങനെയല്ല, ഭൂലോക മനഃശാസ്ത്രം മുഴുവൻ ഇതിനകത്തുണ്ടെന്നാണ്. ഫ്രോയിഡ് തുടങ്ങി ഇങ്ങനെ എന്തൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടെന്നുള്ളത് അത് മറ്റൊരു കാര്യം. പക്ഷേ അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ വിടിയും തോന്നും, അതൊന്നും ഇല്ലാത്ത എന്റെ ഭാഗ്യം. അതുകൊണ്ട് ഇവിടെ എനിക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു പ്രതിബദ്ധതയായി വരുമ്പോൾ വ്യാഖ്യാനിച്ചേ തീരും. എന്തായാലും ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞും അവസാനം സഹി കെട്ട്, ഉത്തരം പറഞ്ഞു പറഞ്ഞ് സഹി കെട്ട് എളുന്നിരത്തുന്നില്ല. എന്ത് സമാനം പറഞ്ഞാലും വീണ്ടും ചോദിക്കും. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്തൊക്കെ സമാനം പറഞ്ഞാലും ശരി വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. കഴമ്പുള്ള ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കാം, അവസാനം വരെ ചോദിക്കും. ഇത് കഴമ്പില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഇവിടെ എത്ര പേജുകളാണ് ചോദ്യവും സമാധാനവുമായിട്ട് ഇങ്ങനെ പോകുന്നത്. അവസാനം സഹി കെട്ടപ്പോ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലായാലും, ഞാനിത് വായിച്ചൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച്, എത്ര ശ്രദ്ധിച്ച് വായിച്ചാലും ശരി, ഇതിൽ നിന്ന് കാര്യമായിട്ട് എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ സാറിന് പറയും, പഴം വിഴുങ്ങിയത് പോലെ ശ്വാസം മുട്ടി കണ്ണും തള്ളിയിരിക്കും, ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിലെത്തിച്ചേരും നമ്മൾ. എന്തായി പറഞ്ഞിരിക്കുന്നത്, എത്ര പേജുകളാണ്. പിന്നെ ചോദിച്ച എന്തെങ്കിലും സമാനം പറയണമല്ലോ, കാരണം ഇവിടെ മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് സ്വർണം കെട്ടിയ പശുവാണ്. മിണ്ടായിരുന്ന ഇവൻ പശുവിനെയും കൊണ്ടുപോകും. യാജ്ഞവയ്ക്കനാണെങ്കിലോ നേരെ ശിഷ്യന്മാർ നേരത്തെ തന്നെ പശുവിനെയും കൊണ്ട് സ്ഥലം വിട്ട്, അതാകെ ഒരു ആശയക്കുഴപ്പമുണ്ടാകും. അപ്പൊ സഹി കെട്ടപ്പോ എന്താണ് അവസാനം പറയുന്നത്? യാജ്ഞവൽക്ക് മൂർധാതേ വിപദിഷ്യതി, ഇത് നിന്റെ തല തെറിച്ചു പോകും. ഇതവസാനം പറഞ്ഞു. അതിപ്പോ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തല തെറിച്ചുപോയി, എല്ല് പോലും ബാക്കിയൊന്നില്ലെന്നാണ് ഇവിടെ പറയുന്നു. മറ്റൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണ്, നമ്മുടെ ഈ ചോദ്യം ഇതൊരു അവസാനമില്ലാതെ പോയി കഴിഞ്ഞാൽ അവസാനം പേര് ലൂസാവും. അതാ സംഭവിക്കുന്നത്. തല തെറിക്കുക എന്ന് പറയുന്ന അതാണ്, തല തിരിഞ്ഞു പോകുക എന്ന് പറയുന്ന അതാണ്. പിന്നീട് നോർമലായി ചിന്തിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. ഒരുപാട് വിദ്വാന്മാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. എനിക്കറിയാം വലിയൊരു വിദ്വാൻ, വലിയൊരു പണ്ഡിതൻ, ഒരാളല്ല, ഞാൻ പല വിദ്വാൻമാരെയും അടുത്തു പോയി, പെട്ടെന്ന് അവരെ അടുത്തു നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. കാരണം മിക്കവാറും വേർക്ക് അവസാനമായപ്പോൾ ചെറിയ ലൂസ്, ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പഠിച്ച് പഠിച്ച് വട്ടുപിടിച്ചെന്ന് പറയില്ലേ അതുപോലെ. ഇവർ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാന ഈ ചിന്തയ്ക്ക് ഒരവസാനമില്ലാതെ. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിലരവസാനം ആത്മഹത്യ ചെയ്ത് കളയും, കാരണം ഒരെത്തുമ്പടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇതിനെ കൊണ്ടുവന്ന അക്ഷരബ്രഹ്മത്തിൽ ഉറപ്പിക്കുന്നു, തത്വത്തിൽ ഉറപ്പിക്കുന്നു. ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും തത്വനിഷ്ഠമായി, ആ തത്വനിഷ്ഠമായ ചിന്തയാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. പക്ഷേ ആ തത്വത്തിലെത്താതെയുള്ള ചിന്ത, കാക്കത്തൊള്ളായിരം ദേവന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ എവിടെ എത്താനോ, എവിടെയെങ്കിലും എത്തിച്ചേരും. അവനവിടെ ആത്മതൃപ്തി, കൃതകൃത്യ ഇതൊക്കെ സംഭവിക്കുകയില്ല. ഒരുപക്ഷെ അതിനെ സൂചിപ്പിക്കാനായിരിക്കും ശ്രുതി ഇങ്ങനെ പറയുന്നത്, നിന്റെ തല പിളർന്നു പോകും, വട്ടുപിടിച്ചു പോകും എന്ന് പറയുന്നു. അതിനിവിടെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അവസാനം അയാളുടെ എല്ലാം ഒരു തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി, അതും നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നു. അങ്ങനെ അതവസാനിച്ചു. ചുരുക്കത്തിൽ ഇതൊരു ട്രാജഡി ആയിട്ടാണ് അവസാനിച്ചതെന്നാണ് പറയുന്നത്. ഈ വിദ്വസ്സവ ഒരാളുടെ അകാല നിര്യാണത്തിൽ ചർച്ച അവസാനിച്ചു. യാജ്ഞവൽക്കയും പശുവിനെയും കൊണ്ട് സ്ഥലം വിട്ടു. അവസാനം ഈ അവസ്ഥ കണ്ടപ്പോൾ ഇയാളിങ്ങനെ ഇയാളുടെ തലയും തിരിഞ്ഞു പോയി കണ്ടപ്പോൾ യാജ്ഞവൽക്യം പറയുന്നു, അഥ ഹോവാച ബ്രാഹ്മണാഹ ഭഗവന്തോ യവ കാമയതേ സമാം പൃച്ഛതു. അവസാനമാണ്, സർവേ വാമാ പൃച്ഛത യുവ കാമയതേ തമ പൃച്ഛാമി സർവാൻ വ പൃച്ഛാമീതി ദേഹ ബ്രാഹ്മണ ന ദദർശു. അപ്പം യാജ്ഞവൽക്യം പറഞ്ഞു, ഇതുവരെ നടന്നേന്ന് എന്തൊക്കെ അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാര്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ സമാധാനം പറഞ്ഞു. എന്റെ സമാധാനം കേട്ടിട്ടും സമാധാനം വരാത്തവനും അവൻ്റെ തലയും തിരിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്തെങ്കിലും ചോദിക്കാൻ? ദേഹ ബ്രാഹ്മണ അനദ്ദർഷു. അവർക്ക് ആർക്കും തന്നെ പിന്നെ ആ യാജ്ഞവൽക്കയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ല. അതോടുകൂടി കർട്ടൻ വീണു, പരിപാടി അവസാനിച്ചു, എല്ലാവരും പിരിഞ്ഞു പോയി. അവിടെ ശ്രുതി മറ്റൊരു വിഷയത്തെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യുകയാണ്. കുറച്ച് മുമ്പിലോട്ട് വരും. തൃതീയ അധ്യായത്തിൽ നവമ ബ്രാഹ്മണത്തിൽ സപ്തവിംശ മന്ത്രം എന്ന് വെച്ചാൽ 27-ാമത്തെ മന്ത്രം കഴിഞ്ഞടുത്ത് വരുന്ന ഭാഗം അവിടെ വരുന്നു. നിങ്ങളുടെ പ്രസ്തുതി നോക്കണം. തൃതീയാധ്യായത്തിൽ നവമ ബ്രാഹ്മണത്തിൽ 27-ാമത്തെ മന്ത്രം കഴിഞ്ഞ് വരുന്ന മന്ത്രം തൻഹ ഏതേ ശ്ലോകൈ പപ്രച്ച. യഥാ വൃക്ഷോ വനസ്പതിഃ തഥൈവ പുരുഷോ അമർഷ തസ്യ ലോമാനി പർണാനി സ്വഗതസ്യ ഉത്പാടികാ ബഹിഃ ത്വച്ച ഏവ യസ്യ രുധിരം പ്രസ്യന്തി ത്വച ഉത്പടഃ തസ്മാത് തത് ആതൃണാത് പ്രൈതിരസോ വൃക്ഷാദിവ ആഹതാത് മാംസാനി അസ്യ സകരാണി കിനാടം സ്നാവ തസ്ഥിരം അസ്ഥീനി അന്തരതോ ദാരുണി മജ്ജ മജ്ജോപമാകൃത യത് വൃക്ഷോ വൃക്ണോരുഹതി മൂലാന്നവതരഃ പുനഃ മർത്തിഹസ്യൻ മൃത്തിനാം വൃക്ണഃ കസ്മാത് മൂലാത് പ്രവരോഹതി രേതസ ഇതി മാ വോചത ജീവത തത് പ്രജായതേ ധാരാരുഹ ഇവ വൈ വൃക്ഷോ അഞ്ജസ പ്രേത്യ സംഭവഃ യസ് സമൂലം ആവൃഹേയുർ വൃക്ഷം ന പുനരാഭവേത് മർത്യസ്യൻ മൃത്യുനാ വൃക്ണഃ കസ്മാൻ മൂലാ പ്രരോഹതി ജാത ഏവ ന ജായതേ കോന്വേവം ജനയേത് പുനഃ. ഇത്രയും ഭാഗം. ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ വ്യാഖ്യാനങ്ങളും വായിച്ചു നോക്കണം. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ മന്ത്രങ്ങളുടെയൊക്കെ സാമാന്യമായ അർത്ഥം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഭാഷ അത് വിശേഷിച്ച് എഴുതിയിരിക്കുന്ന കൂടുതൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ വ്യാഖ്യാനിക്കാറില്ല. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. വിശേഷിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ അവിടെ മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്യാറുള്ളൂ. ഏത് മന്ദബുദ്ധിക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. ഇവിടെ വൃക്ഷത്തിനോടുകൂടി ഉപമിക്കുന്നു. എന്താണോ വൃക്ഷം എന്തെല്ലാം സ്വഭാവത്തോടുകൂടിയതാണ്, അതുപോലെയാണ് ഈ പുരുഷനും അതേ സ്വഭാവത്തോടുകൂടിയാണ് എന്ന് പറയുന്നു. സമാനതകളുണ്ടെന്ന്. എന്താണ്? വൃക്ഷത്തിന് ഇലകളുണ്ട്, മനുഷ്യന്റെ ശരീരത്തിൽ രോമങ്ങളുണ്ട്, വൃക്ഷത്തിന് പുറത്ത് തൊലിയുണ്ട്, മനുഷ്യനുണ്ട് തൊലി, വൃക്ഷത്തിൽ നിന്ന് നീര് വരുന്നുണ്ട് കറ, മനുഷ്യനിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ സമാനതകൾ പറയുന്നു. വൃക്ഷത്തെ വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരുതരം നീര് വരുന്നുണ്ട്, മനുഷ്യനെ വെട്ടിയാലും അതുപോലെ രക്തം വരുന്നുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ മാംസമുണ്ട്, വൃക്ഷത്തിന്റെ ശരീരത്തിലും ആ തൊലി കഴിഞ്ഞ അതിൻ്റെ ഉള്ളിൽ മാംസം പോലെ ഒരു ഭാഗമുണ്ടല്ലോ. പിന്നെ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഞരമ്പുകളുണ്ട്, അതുപോലെ നാരുകൾ വൃക്ഷത്തിന്റെ ശരീരത്തിലും ആ തൊലിക്കുള്ളിലുണ്ടല്ലോ. കിനാടം എന്ന് പറയുന്ന അതുണ്ട്. പിന്നെ മനുഷ്യന്റെ ഈ ശരീരത്തിനുള്ളിൽ കട്ടിയുള്ള അസ്ഥിയുണ്ട്, അത് വൃക്ഷത്തിനുമുണ്ട്, നമ്മൾ പറയും തടി എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് സമാനതകളുണ്ട്. ഇനി ചോദിക്കുന്നു, എന്നാൽ വൃക്ഷത്തിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ്, വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പുതിയ പുതിയ വൃക്ഷം ഉണ്ടാകുന്നു. യത് വൃക്ഷോ വിക്രണോ ഛേദിച്ചാൽ ജോഹതി മൂല നവതര, അതിന്റെ വേരിൽ നിന്നായാലും തടിയിൽ നിന്നായാലും ധാരാളം ഉണ്ടാകുന്നു. മർത്തിഹ ചിന്മൃത്യുനാ വൃക്ണ കസ്മാത് മൂല പ്രരോഹതി. പക്ഷേ മനുഷ്യനെ മൃത്യു കൊണ്ട് മൃത്യു ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വീണ്ടും ഉണ്ടാകുമോ? വൃക്ഷമുണ്ടാകുന്നതുപോലെ നാം ഈ കപ്പത്തൊണ്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കളിക്കുന്നത് പോലെ ഈ മനുഷ്യനെയും കളിപ്പിച്ചെടുക്കാൻ പറ്റുമോ? അതാ ചോദിക്കുന്നു. ശരി, ബീജത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടാകുന്നത്, അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. ശരി, അത് വൃക്ഷവും അങ്ങനെയാണല്ലോ, വൃക്ഷവും അതുപോലെ ബീജത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞാലോ? പക്ഷെ ഒന്നുണ്ട്, യത് സമൂലം ആഹൃഹേയുഹു വൃക്ഷം ന പുനരാഭവിത. അതിനെ ചുവടോടെ പറിച്ച് ദൂരത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കിളിർത്ത് വരുന്നില്ല. സാധാരണ അങ്ങനെ കിളിർത്ത് വരുന്നതുകൊണ്ട് ചിലതല്ല, പൊതുവായി പറയുകയാണ്. പറഞ്ഞല്ലോ, ഇതിനെയൊക്കെ സാമാന്യമായി സമമായി പറയും, വിശേഷമായി വിഷമമായി പറയും. അത് നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു, ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയാണ്, സാമാന്യമായി പറയുകയാണ്. അതുപോലെ മനുഷ്യനും എന്താണോ മൃത്യുന വൃക്ണ കസ്മാത് മൂല പ്രരോഹതി, അതുപോലെ മനുഷ്യനെയും വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ കിളർത്ത് വരുന്നില്ല, എന്നുവെച്ചാൽ പിന്നെ അവിടെ ജീവൻ കാണുന്നില്ലല്ലോ എന്നാണ് ഇവിടെ പറയുന്നു. ജാതേവ ന ജായതി കൊന്നുവീനം ജനയേത് പുനഃ ജാതയവേദി മഞ്ഞുദ്ധം ഏതിക്കില്ല അത്ര പ്രഷ്ടവ്യമിതി. ഭാഷകാരം പറയുന്നു, ശരി, മരിച്ചവൻ പിന്നെ ജനിക്കുന്നില്ല എന്ന് കരുതിയാലോ? ജാത ഏവേദി മന്യുദ്ധം ഏതിക്കില്ല അത്ര പ്രഷ്ടവ്യം, എന്താ ഇവിടെ അത്ര ചോദിക്കാൻ എന്താ ഉള്ള വിശേഷിച്ച് ഈ കാര്യത്തിൽ? ജനുഷ്യമാണ് സിഹി സംഭവ പ്രഷ്ടവ്യൂ, എന്നാൽ ജാതസ്യായം എന്തോ ജാത ഏവ അതോ അസ്മിന വിഷയെ പ്രശ്നമെന്ന ഉപദ്ധ്യതി. ഇനി ജനിച്ചവനെ സംബന്ധിച്ച് ഇനി എന്താ ചോദിക്കാനുള്ള? അവൻ ജനിച്ചു കഴിഞ്ഞല്ലോ, ഇനി ജനിക്കാൻ പോകുന്നവനെ കുറിച്ച് ചോദിക്കാം എന്നാണോ? അല്ല, അതാണ് മരിച്ചവനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ജനിക്കാൻ പോകുന്നവനെ കുറിച്ചുള്ള ചിന്തയല്ലേ. കിം ദർഹി മൃത പുനരവി ജായതേ വാ ജായതേ. ഇവിടെ ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തം പറയുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചർച്ച ചെയ്യുന്നത്. മൃത പുനരപി ജായതേ ഏവ, മരിച്ചവൻ വീണ്ടും ജനിക്കുന്നുണ്ട് തന്നെ എന്നാണ്. മരിച്ചവന് വീണ്ടേ ജനിച്ച് തീരൂ എന്നാണ്. ധ്രുവം ജന്മ മൃതസ്യച്ച ഗീതയിൽ പറഞ്ഞില്ലേ, മൃതസ്യ ജന്മ ധ്രുവം മരിച്ചവന് ജനനം ഉറപ്പാണ്. മരണമെന്ന് വെച്ചാൽ എന്താണ്? ഈ സ്ഥൂലമായ ശരീരത്തെ വിടുക, ഇല്ലാതാകുക. അപ്പോ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥൂലമായ ശരീരത്തെ സ്വീകരിക്കുക. ഈ ചൈതന്യം, ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ജീവചൈതന്യം, ഇത് ഈ ശരീരത്തിലിരുന്ന് വളരെ സങ്കീർണമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, മനസ്സ് ചിന്തിക്കുന്നു, ശരീരത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവ സാന്നിധ്യം എന്തെല്ലാം മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ പ്രവൃത്തികൾ ചെയ്യുന്ന ഇതിനെയാണ് പറയുന്നത് ജന്മം. അത് എവിടെ മുതൽ ആരംഭിക്കുന്നു എന്നുള്ളത് പോലും ഒരു പിടിയില്ല. ഇത്തരത്തിലുള്ള ഒരു ജന്മം, ആ ജന്മം സംഭവിച്ചേ തീരുമെന്നാണ്. ഇതിന്റെ നാശത്തിന് ശേഷം വീണ്ടും ഇതുപോലെയൊക്കെ ആവർത്തിക്കുന്നു. പുനരഭി ജായതേ ഏവ, ഇത് അദ്വൈതികൾ അതിനെ സ്വീകരിക്കുന്നു. എല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായി, നിരുപാധികമായി ഇതൊന്നുമില്ല, അത് അക്ഷരബ്രഹ്മം തന്നെ. എന്നാലും സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ ഈ കാണുന്നതിനെല്ലാം, ഈ ലോകത്തിലെ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കുകയാണോ? അല്ല. ഇത്രയും വളരെ സജീവമായിട്ടിരുന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഫാക്ടറി പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തുറക്കത്തില്ല എന്നുള്ളതാണ്. വീണ്ടും ഇത് തുറക്കുമെന്നുള്ളതാണ്. അന്യഥ അകൃത അഭ്യാഗമ അകൃത നാശപ്രസംഗ, ചെയ്യാത്തതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരിക, ചെയ്തതെല്ലാം ഇല്ലാതായി പോവുക, ഇങ്ങനെ വരും. അങ്ങനെ വരാൻ പാടില്ല എന്നാ ഇവിടെ ഭാഷ്യകാരൻ ഇത് സമർത്ഥിക്കുന്നത്. കേവലം ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബാഹ്യമായ എന്തെങ്കിലും പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ല. യുക്തികളൊക്കെ പറയും, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പുനർജന്മത്തിന് യുക്തി ഭാഷ്യകാരൻ പറയുന്നുണ്ട്. കാരണം അത് വ്യക്തമാണ്, ഓരോ ജന്മവും മറ്റെന്തോ ഒന്നിൻ്റെ തുടർച്ച പോലെ അനുഭവപ്പെടുന്നു. കുരങ്ങിൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ, അത് ജനിച്ച സമയത്ത് തന്നെ അമ്മയുടെ വയറ്റിൽ ബലമായി പിടിക്കുന്നു. രണ്ടു കാര്യങ്ങൾ അതിനെ രക്ഷപ്പെടണം, മരണഭയമുണ്ട്. ഇതെല്ലാം ജനന മാത്രമേ ഇതിന് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്ന് ഒരു പ്രേരണ വരുന്നുണ്ട്, അത് കഴിഞ്ഞതിൻ്റെ തുടർച്ചയാണെന്നല്ല മുമ്പ് വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് ഇത് ഒരു തുടർച്ചയാണ്. ഈ ശരീരധാരണം എന്ന് പറയുന്നത് കഴിഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് യുക്തി പറയും. എന്നാൽ ഇവിടെ അതല്ല, മുഖ്യമായും പറയുന്നത് വേദത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. വേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വൈദികമായ, കാരണം മരണശേഷം എന്ന് പറയുന്ന അതീന്ദ്രിയമാണ്, ആർക്കും അറിയില്ല. ആരും മരിച്ചു പോയി തിരിച്ചു വന്നിട്ട് ഇതാ ഞാൻ ജനിച്ചിരിക്കുന്നു എന്നാരും പറയാറില്ല, സാധാരണ സംഭവിക്കാറില്ല. ചില കഥകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അവിടെ എന്താണ് അതീന്ദ്രിയമായ വിഷയങ്ങളിൽ ഇവിടെ വേദത്തെ എന്ന് വെച്ചാൽ ഋഷിമാരുടെ വാക്യങ്ങളെ പ്രമാണമായി സ്വീകരിക്കുക. വേദം ഋഷിമാരുടെ വാക്യമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ അവന് ജന്മമുണ്ട്. അവിടെ പറഞ്ഞല്ലോ, സ്വാഭാവികമായി അവിടെ ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, ജീവൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. അവിടെ പറഞ്ഞു ഭൂതപ്രേത പിശാചികളെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം അതീന്ദ്രിയമായ ജ്ഞാനമുള്ളവർ ഇതിനെക്കുറിച്ച് എല്ലാം പറയുന്നു. ഇല്ലെന്ന് പറയുന്നതോ നാസ്തികന്മാർക്കിതൊന്നുമില്ല, നാസ്തികന്മാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ ഈ വിഷയത്തിൽ മൂഢന്മാരാണ്. അവർ പറയും അങ്ങനെ ഒരു പുനർജന്മമൊന്നുമില്ല. ഒരു മൂഢൻ അതേ പറയാൻ കഴിയും. അവനെന്താണ്? അതീന്ദ്രിയ ജ്ഞാനമില്ല എന്നറ. അതീന്ദ്രിയ ജ്ഞാനമുള്ള ഗുരുക്കന്മാരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ജന്മജന്മാന്തര വിനകളെ കുറിച്ച് പറയാത്ത ഒരാചാര്യനുമില്ല. അവർക്കെല്ലാം ഇത് അംഗീകരിക്കേണ്ടി വരും. പരമാർത്ഥ തത്വത്തിൽ അതില്ലാന്ന് അതേസമയം അവർ തന്നെ പറയും. പക്ഷെ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ വ്യവഹാരത്തിന്റെ തലത്തിൽ ജനന മരണങ്ങളെ അംഗീകരിക്കണം. ഈ സ്ഥിതി അംഗീകരിക്കാമെങ്കിൽ ജനനത്തെ അംഗീകരിച്ചല്ലേ പറ്റൂ. മരണത്തെ അംഗീകരിക്കാമെങ്കിൽ വീണ്ടും അതേ തുടക്കത്തെ സ്വീകരിച്ചേ പറ്റൂ. വേദപ്രമാണത്തിൽ ഇവിടെ സമർത്ഥിക്കുന്നു. ശാന്തി.